ബ്രഹ്മസൂത്ര ശാങ്കരഭാഷ്യം പ്രാണാധികരണം സൂത്ര 23. അതയവ പ്രാണ തന്നിംഗാദിതി പൂർവസൂത്രയും നിർദ്ദിഷ്ടം. അതയവ തന്നിംഗാ പ്രാണശബ്ദമും പരം ബ്രഹ്മ ഭവിതുമർഹതി സിദ്ധാന്തം. ആകാശശബ്ദം പോലെ തന്നെ പ്രാണശബ്ദം അഭി പ്രാണശബ്ദവും ആകാശ ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോൾ അവിടെ സംശയമുണ്ടായി. ആകാശം എന്താണ്? ഭൂതാകാശമാണോ അതോ ബ്രഹ്മമാണോ? ഇന്നോടെ തദ്ദിംഗ അത് പരബ്രഹ്മമാണ് എന്നുള്ള ബോധത്തെ ഉണ്ടാക്കുന്നതിനുള്ള ശബ്ദങ്ങൾ, അതിന് സാമർഥ്യമുള്ള ശബ്ദങ്ങൾ അവിടെയുണ്ട്. കേവലം ആകാശം എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ കേട്ടിട്ട് ആ ഇവിടെ ആകാശത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് തീരുമാനിക്കാൻ പാടില്ല. പരബ്രഹ്മത്തെ കുറിച്ച് പറയുന്ന ശബ്ദങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും. തർലിംഗ അങ്ങനെയുള്ള ശബ്ദങ്ങളുണ്ട്, അതുകൊണ്ട് പ്രാണശബ്ദം പരംബ്രഹ്മമാണ്. പ്രാണസ്യാഭി ബ്രഹ്മലിംഗ സംബന്ധ ശ്രീതി സർവാണി ഹവ ഇമാനി ഭൂതാനി പ്രാണമേവ അഭിസംവിശന്തി പ്രാണം ഉജ്ജിഹത്തേ. എല്ലാ ഭൂതങ്ങളും പ്രാണത്തെ തന്നെ പ്രാപിക്കുന്നു, പ്രാണനിൽ നിന്ന് പ്രകടമാകുന്നു, അഭിസംവിശന്തി വിലയിക്കുന്നു, ഉജ്ജിഹതെ പ്രകടമാകുന്നു. ഇത് സുഷുപ്തിയിൽ രണ്ടു തരത്തിൽ പറയാം. ഒന്ന്, സുഷുപ്തിയിൽ മറ്റിന്ദ്രിയങ്ങളെല്ലാം പ്രാണം അപ്യേതി എന്നും മറ്റും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളും പ്രാണനിൽ വിലയിക്കുന്നു, പഞ്ചവൃത്തിയായ പ്രാണനിൽ വിലയിക്കുന്നു. പ്രാണാപാന സമാന ഭേദത്തോടുകൂടിയിരിക്കുന്ന ആ പ്രാണനിൽ വിലയിക്കും. അല്ല, ഇനി മറിച്ച് ഇതെല്ലാം തന്നെ പ്രാണസ്യ പ്രാണൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ അസ്തമിക്കുന്നു. അങ്ങനെ എടുക്കാം, രണ്ടു തരത്തിലോട്. അതങ്ങനെ ആദ്യം അതാത് അതാതിന്റെ കാരണങ്ങളിലേക്ക് വിലയിക്കുന്നു. വിലയെപ്പോഴും അങ്ങനെയാണ്, കാര്യം കാരണത്തിൽ വിലയിക്കുന്നു. ഒടുവിൽ ആ ജീവൻ ഇതിനെല്ലാം കാരണമായിരിക്കുന്ന ജീവൻ പരമതത്വത്തോടെ ഏകീഭവിക്കുന്നു. അങ്ങനെ സർവാണി വായുമാനി ഭൂതാനി സർവവും, അത് പഞ്ചഭൂതങ്ങളൊന്നുള്ളതല്ല, എല്ലാ ജീവന്മാരും. ഭൂതങ്ങൾക്ക് രണ്ടർത്ഥമുണ്ട്, ഒന്ന് പഞ്ചഭൂതം, മറ്റൊന്ന് ജീവന്മാർ. ഇതെല്ലാം പരബ്രഹ്മത്തിൽ ഏകീഭവിക്കുന്നു. ഏകീഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേറിട്ട് നിൽക്കുന്നില്ല, അത് സ്വാഭാവികമായ ഒരു പ്രക്രിയ. ആരും പ്രത്യേകിച്ച് അവിടെ ഏകീഭവിപ്പിക്കാനൊന്നുമില്ല. ആദിത്യന്റെ ഉദയ അസ്തമനങ്ങളെ പോലെ സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉപാധികളോടുകൂടി ആ ചൈതന്യം കൂടി ചേരുമ്പോൾ അത് ഉത്പത്തിയായി. അത് ജഗത്തിന്റെ സൃഷ്ടി എന്ന് പറഞ്ഞാലും ശരി, ജാഗ്രത പ്രകടമാകുന്നു എന്ന് പറഞ്ഞാലും ശരി, ഉപാധി സംബന്ധം വരിക, ഇതെല്ലാം പ്രകടമാകുന്നു. ജാഗ്രത സ്വപ്ന രൂപത്തിലുള്ള ദ്വൈതം പ്രകടമാകുന്നു. അത് ഉപാധി എന്ന് പറയുന്നത് വന്നു ചേരുന്ന സ്ഥായിയായി നിൽക്കുന്നതല്ല. ഉപാധി അതുപോലെ തന്നെ മാറിപ്പോകാം. ഉപാധി മാറിപ്പോയി മാറിക്കഴിഞ്ഞാൽ പറയുന്നു അതിന് ഏകീഭവനം എന്ന് പറയുന്നു. ഏകീഭവനം എന്ന് പറയാൻ എന്താ കാരണം? ഉപാധികൾ വന്നു ചേരുമ്പോഴാണ് ദ്വൈതം, ദ്വൈതീഭാവം വരുന്നു. അവിടെ ചൈതന്യ ഏകമായിരുന്നു, സൃഷ്ടിയിൽ ചൈതന്യ ഏകമായിരുന്നു. ജാഗ്രത വരുമ്പോൾ ദ്വൈതീഭാവം വന്നു, ഉപാധികളെ കൊണ്ട്. ആ ദ്വൈതത്തെ അപേക്ഷിച്ച് പറയുന്ന ഏകീഭവിച്ചു. അല്ലെങ്കിൽ ഏകം ദ്വൈതം എന്നെല്ലാം പറയുന്നത് സാപേക്ഷികമാണ്, പരസ്പരം അപേക്ഷിക്കുന്നതാണ്. അപ്പൊ ചിന്തിക്കുന്നത് വിചാരം ചെയ്യുന്ന ഇവിടെ ഈ ദ്വൈതത്തെ അപേക്ഷിച്ചിട്ടാണ്. ഏകത്തെ അപേക്ഷിച്ച് വിചാരം ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ് സുഷുപ്തിയിൽ വിചാരം നടക്കാത്തത്. ദ്വൈതത്തെ അപേക്ഷിച്ച് വിചാരം ചെയ്യാം, ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദ്വൈതമില്ലാത്ത സ്ഥാനം, അത് പറയുന്നു ഏകം, അതുകൊണ്ട് പറയുന്നു ഏകീഭവനം എന്നവിടെ പറയുന്നു. ദ്വൈതമില്ലെന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇതിന് കാരണമായി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നതോ ഉപാധി. ഇവിടെ ഉപാധിയായിട്ട് എന്താ വരുന്നത്? മനസ്സ്, മറ്റ് കർണങ്ങൾ, പിന്നെ സ്ഥൂലമായ ഉപാധികൾ, അഹംഭാവത്തിൽ തുടങ്ങി ഉപാധികളെല്ലാം പ്രകടമാകും. അപ്പോൾ ദ്വൈതത്തിന് നേരെ വിപരീതമായിരിക്കുന്ന ഏകഭാവം, ഏകീഭാവമാണെങ്കിൽ മുമ്പ് അവിടെ അശ്രുതി ഉദ്ധരിച്ചു കഴിഞ്ഞ ദിവസം. അങ്ങനെയുള്ള ഒരു ദൈവ യഥാ വൈ പുരുഷസ്വപീതി പ്രാണം തർഹിവാഗപ്യേതി പ്രാണം തേഷു പ്രാണം ശ്രോത്രം പ്രാണം മനഃ സയിത പ്രബുദ്ധിതി പ്രാണമേവ അധി പുനർജായന്തി പ്രാണബന്ധനം ഹി സൗമ്യ മനഃ പ്രാണസ്യ പ്രാണം. ഈ ശ്രുതികളെല്ലാം പറഞ്ഞു. ഇതെല്ലാം അവിടുത്തെ ഏകീഭവനത്തെ കുറിച്ച് പറയുകയാണ്. അപ്പൊ ഏകമായിരുന്ന അവസ്ഥയിൽ, രണ്ടാമത് ഒന്നില്ലാത്ത അവസ്ഥയിൽ ഉപാധികൾ എവിടുന്ന് വന്നു? ഉപാധി വന്നതുകൊണ്ടാണ് മനസ്സ്, ഇന്ദ്രിയം, പ്രാണന്മാർ, സ്ഥൂല ശരീരം വരെയുള്ള ഉപാധികൾ വന്നതുകൊണ്ടാണ് ദ്വൈതഭാവം വന്നതെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു എന്താണ്? ഇമാനി ഭൂതാനി, ഇതെല്ലാം അത് തന്നെ വിലയിക്കുന്നു എന്നും പറഞ്ഞു. കേവലം ഏകമായിരുന്നതിന് ഉപാധിക്കേണ്ട സ്ഥാനം അതെങ്ങനെ വരും? അതാണ് വലിയൊരു ആക്ഷേപമായിട്ട് ഇതെന്ന് പറയുന്നു. ഉപാധി കൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ശരി, മനസ്സിലാക്കാം. ഉപാധി കൊണ്ട് സംഭവിക്കും, പക്ഷെ ഉപാധി എങ്ങനെ സംഭവിക്കും? ഏകത്വത്തിൽ ഉപാധി കൊണ്ട് സംഭവിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ ഏകമായിരിക്കുന്ന തത്വം, അതുപോലെ ഉപാധി എന്ന് പറയുന്ന മറ്റൊരു തത്വം വന്നൊന്നല്ല. ഉപാധി എന്ന് പറയുന്ന ഒരു തത്വം വന്നിട്ടില്ല. പിന്നെ ഇതിനെല്ലാം എന്താ സ്ഥാനം? ഈ പ്രാണന് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനുമല്ല, അത് തത്വമല്ലാത്ത ഒരു പ്രതീതി അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. പരമാർത്ഥമല്ലാത്ത ഒരു പ്രതീതി, പക്ഷെ പരമാർത്ഥമല്ലാത്ത ഒന്നിന് കാര്യങ്ങളെ ഉണ്ടാക്കുന്നതിനുള്ള സാമർത്ഥ്യം, കാര്യജനക സാമർഥ്യം എങ്ങനെ വരും? അവിടെ സർവവികാരശൂന്യനായിരിക്കുന്നു സുഷുപ്തി. ഒരു തരത്തിലുള്ള വികാരങ്ങളും ഇല്ല. എന്തെങ്കിലും വികാരം വരുന്നുണ്ടെങ്കിൽ സ്വപ്നമായിരിക്കും, അല്ലെങ്കിൽ ജാഗ്രതമായിരിക്കും. കാമക്രോധാദി ഒരു വികാരങ്ങളും ഇല്ല. ഉപാധികളെ കൊണ്ട് ഇതെല്ലാം ഉണ്ടായി. കാരണം വികാരങ്ങൾ പ്രകടമാകണമെങ്കിൽ മനസ്സ് വേണം, പലപ്പോഴും ബാഹ്യമായ വിഷയങ്ങൾ വേണം, വിഷയങ്ങളും മനസ്സുമെല്ലാമായിട്ട് ബന്ധം വരണം. അല്ലെങ്കിൽ പറയേണ്ടി വട്ടെ, സംസ്കാരം വേണം. ഇത് പലതും കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്, വികാര വിചാരങ്ങൾ. എന്നാൽ അനുഭവത്തിലുണ്ടെന്താണ്? നിർവികാരനായി, സർവവികാരശൂന്യനായി, സർവവിചാരശൂന്യനായി, ഏകീഭൂതനായി, അഭിസംവിശന്തി, എല്ലാം അവിടെ അവസാനിക്കുന്നു. ഉപാധികളെ കൊണ്ട് ഇതെല്ലാം പ്രകടമാകുമ്പോൾ ഇത് തത്വമല്ല എങ്കിൽ എങ്ങനെ വികാര വിചാരങ്ങൾ പ്രകടമാകും? പറയുന്നു, വികാര വിചാരങ്ങൾ പ്രകടമാകുന്നതിന് തത്വം വേണമെന്നില്ല. തത്വമല്ലാതിരുന്നാലും വികാര വിചാരങ്ങൾ പ്രകടമാകാം, കാരണം വികാര വിചാരങ്ങളൊന്നും തത്വമല്ല. രജ്ജുവിൽ സർപ്പത്തെ കണ്ടും ഭയക്കാറുണ്ട്, അസത്യമായതുകൊണ്ട് ഭയപ്പെടുത്തുന്നതല്ല. സത്യമല്ലാത്തതും ഭയത്തെ ഉണ്ടാക്കും. അതുപോലെ ഇതെല്ലാം തത്വമല്ല എങ്കിലും അത് വ്യവഹാരക്ഷമമാണ്. വാക്കിനും മനസ്സിനും പ്രവർത്തിക്കുമല്ലാതെ വിഷയമാണ്. അവിടെയാണ് സംശയം വരുന്നത്. ഇത്രയും വ്യവഹാരയുക്തമായിരിക്കുന്ന ഒന്ന്, വ്യവഹാരയുക്തമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അഗ്നി ദഹിപ്പിക്കുന്നു, ജലം ജ്വലിക്കുന്നു, വായു വീശുന്നു, ഇതൊക്കെയാണ് വ്യവഹാരം. ഇതൊക്കെ അനുഭവമാണ്, ഇതെല്ലാം സത്യമായി അനുഭവപ്പെടുന്നു. അഗ്നി ദഹിപ്പിക്കുന്നത് സത്യമാണ്. അതിന് വ്യവഹാരക്ഷമത എന്ന് പറയും. അപ്പം വ്യവഹാരക്ഷമമായിരിക്കുന്ന ഇത് എങ്ങനെ തത്വമല്ലാതെയാകും എന്നാണ് ചിന്തിക്കുന്നത്. ഇതിലെല്ലാം സത്യത്വ അനുഭവമുണ്ട്. അതിനെ വാസ്തവത്തെ ദഹിപ്പിച്ചു എന്നതിന് അഗ്നിയെക്കുറിച്ചുള്ള അനുഭവം. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സംശയം വരുന്നതാണ്, ഇതൊന്നും പരമാർത്ഥമല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിന് ഈ വ്യവഹാരക്ഷമത വന്നു എന്നാണ്. പക്ഷെ മറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട്? ഏതൊന്നാണോ പരമാർത്ഥമായിരിക്കുന്നത് അതിന് വ്യവഹാരക്ഷമതയില്ല. തിരിച്ച വാസ്തവം എങ്ങനെ അറിയാം? അതാണ് സുഷുപ്തി. അത് പരമാർത്ഥമായിരിക്കുന്നു, അവിടെ ഇതൊന്നുമില്ല, അവിടെ വ്യവഹാരമില്ല. നമ്മുടെ അനുഭവമാണ്, അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കും. അല്ലാതെ ഒരു വസ്തുവിൽ വ്യവഹാരക്ഷമത വരണമെങ്കിൽ അത് പരമാർത്ഥമായിരിക്കണം, അങ്ങനെയില്ല. അതൊരു ഭ്രാന്തിയാണ്. ഇതുപോലെ രജിസർപ്പ് എന്നെ ഭയപ്പെടുത്തി എന്ന് ഭയപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ സ്വപ്നത്തിൽ ഞാൻ അഗ്നിയിൽ ദഹിച്ച് ഭസ്മമായി പോയി എന്ന് കരുതുന്നതുപോലെ, അങ്ങനെ കരുതാറുണ്ടല്ലോ. സ്വപ്നത്തിൽ താൻ അഗ്നിയിൽ വീണ് ദഹിച്ചു പോയി. അത് പരമാർത്ഥമായതുകൊണ്ടാണോ? അല്ല. പരമാർത്ഥം തത്വമാണ്, അത് വികാരശൂന്യമാണ്. അവിടെ വ്യവഹാരം എന്ന് പറയുന്ന വികാരത്തിന് പോലും ഒരു സ്ഥാനമില്ല. അവിടെ തത്വമല്ലാത്തത് പ്രതീതി പോലും ആകുന്നില്ല, അതിന്റെ പ്രതീതി കൂടിയില്ല. സുഹൃത്തിൽ എന്താ അഗ്നി കാണാൻ പറ്റും? വാസ്തവത്തിലുള്ള അഗ്നിയോ അല്ലെങ്കിൽ പ്രതീതമായ അഗ്നിയോ ഏതെങ്കിലും അവിടെ കാണുന്നുണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. അവിടെ പ്രതീതി കൂടിയില്ല. വ്യവഹാരത്തിന് പ്രതീതി വേണം. പ്രതീതി ബലം കൊണ്ടാണ് വ്യവഹാരം സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്ത് അസാധ്യമായ വ്യവഹാരങ്ങൾ സംഭവിക്കുന്നതാണ് സുഷുപ്തി. സ്വപ്നം, സ്വപ്നത്തിൽ എന്താണ്? അവിടെ പ്രതീതിയാണ്. അത് നമുക്കറിയാം, ഉണരുമ്പോൾ അറിയാം, ഉണർവിലധികം അറിയാം. അവിടെ എന്ത് വരുന്നു? പ്രതീതി ബലം കൊണ്ട് വ്യവഹാരം സംഭവിക്കുന്നു. ജാഗ്രതത്തിലും അങ്ങനെയാണ്, പ്രതീതി ബലമുണ്ട്. പ്രതീതി ബലം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? എത്രയൊക്കെ ശ്രമിച്ചാലും ശരി, അത് അസത്യമാണെന്ന് ഇവിടെ ബോധിക്കാൻ കഴിയുന്നില്ല. അത് തന്നെ സ്വപ്നത്തിൽ ആന കുത്താൻ വരുമ്പോ ഇത് ആനയല്ല എന്നൊന്ന് വിചാരിച്ചിട്ട് പ്രയോജനമില്ല. അവിടെയും ആന കുത്തിക്കഴിഞ്ഞാൽ മരിച്ചു പോകും. കാരണം ആ പ്രതീതി അവിടെ ആ സമയത്ത് അനുഭവവേളയിൽ അത്രമാത്രം ദൃഢമാണ്. അവിടെ മറിച്ചൊന്ന് ചിന്തിക്കാൻ കൂടി കഴിയില്ല, ആള് കുത്തുകൊണ്ട് മരിച്ചു പോകുന്നു അത്രേ. അതാണ് പ്രതീതി ബലമെന്ന് പറയുന്നത്. അത് അസത്യമാണ് എന്ന് ബോധിക്കുന്നതിനുള്ള ഒരു പഴുതുമില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഈ ജീവന്മാരെല്ലാം ശ്രുതിയും ഗുരുവും ഒന്നുമില്ലാതെ തന്നെ ഈ കാണുന്നതെല്ലാം അസത്യമാണെന്ന് ബോധിച്ചത്. ഒന്നും അവിടെ സഹായിക്കുന്നില്ല. മറിച്ച് എന്താണ്? പ്രതീതി ബലം കൊണ്ട് വ്യവഹാരം സംഭവിക്കുന്നു, തന്നെ കൊല്ലുന്നതായിട്ട് അറിയുന്നു. ഇവിടെയോ പ്രതീതി ബലം കൊണ്ട് വ്യവഹാരം സംഭവിക്കുന്നു, താൻ ജനിക്കുന്നു മരിക്കുന്നു, ഈ വ്യവഹാരങ്ങൾ ഇവിടെയും സംഭവിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി എന്താ പറഞ്ഞു വരുന്നത്? സത്യമായിരിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്വപ്നമെന്ന് പറയുന്ന ഒന്ന് നമുക്ക് സംഭവിക്കാതിരിക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വപ്നം സംഭവിക്കുന്നുണ്ട്, സ്വപ്നം പ്രതീതിയാണ്, സ്വപ്നം ദൃഢപ്രതീതിയാണ്. അവിടെ എല്ലാം സംഭവിക്കുന്നു. അസുഖ ദുഃഖങ്ങൾ, ഭയങ്ങൾ, ജനന മരണങ്ങൾ എല്ലാം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ അത് ബോധ്യപ്പെടാൻ കഴിയുന്നില്ല. പക്ഷെ അത് ബോധ്യപ്പെടുന്ന ഒരു തലമുണ്ട്. എവിടെ? ജാഗ്രതയിൽ. ജാഗ്രതയിൽ ബോധ്യപ്പെടുന്നു എന്താണോ അത് കേവല പ്രതീതിയാണ്, അതിനൊരു ബലമില്ല. അത് മറഞ്ഞു പോകുന്ന ഒരു പ്രതീതിയാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ശരിക്കും അവൻ സ്വപ്ന വിഭ്രാന്തിയിൽ നിന്ന് മുക്തനാകുന്നത്. അല്ലെങ്കിൽ ചിന്തിക്കും ആ സ്വപ്നം അത് വാസ്തവമായിരുന്നു, അങ്ങനെ സംഭവിച്ചു. സ്വപ്നം തീവ്രമാണെങ്കിൽ അങ്ങനെ സംശയമുണ്ടാവും. പലർക്കും പലപ്പോഴും അങ്ങനെ സംശയമുണ്ടാവും, ഇത് സ്വപ്നമാണോ അതേ ജാഗ്രതയാണോ? സ്വപ്നത്തിന്റെ തീവ്രത ഉണ്ട്. പക്ഷെ അതിന് എന്ത് വേണം? ജാഗ്രത ബോധം വേണം. ജാഗ്രത് ബോധത്തിലേക്ക് എപ്പോഴാണോ കടക്കുന്നത്, ആ നിമിഷം ബോധ്യപ്പെടുന്നു അത് അസത്യമാണ്, അതൊരത്ഭുതമാണ്. സ്വപ്നബോധത്തിൽ തന്നെ ഇരുന്ന ഒരു നിമിഷം പോലും അത് അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയുന്നില്ല. എപ്പോഴാണോ പെട്ടെന്ന് ഒരാൾ നിദ്ര വിട്ട് ഉണരുന്നത്, ജാഗ്രതയിലേക്ക് വരുന്നു, ഉടനെ അയാൾക്ക് ബോധ്യം വരുന്നു. അത് യഥാർത്ഥമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ജാഗ്രതത്തിലെ യാഥാർത്ഥ്യ ബോധം കൊണ്ട്. ജാഗ്രതത്തിലൊരു യാഥാർത്ഥ്യ ബോധമുണ്ട്, ബ്രഹ്മബോധമല്ല, ജാഗ്രതത്തിന്റെ യാഥാർത്ഥ്യ ബോധം. ജാഗ്രതത്തിൽ വരുന്ന ഈ യാഥാർത്ഥ്യ ബോധം, ശരീരാഭിമാനം ഉൾപ്പെടെയുള്ള ഈ യാഥാർത്ഥ്യ ബോധം, അത് ബോധിപ്പിക്കുന്നു ആ സ്വപ്നം അത് പരമാർത്ഥമല്ല. അപ്പൊ ജാഗ്രതത്തിലെ ഈ യാഥാർത്ഥ്യ ബോധം സ്വപ്നം പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കാമെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം സ്വപ്നം എങ്ങനെ ബോധിച്ചോട്ടെ. സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അത് സത്യമായിട്ട് തന്നെ കണ്ടത്, സ്വപ്നത്തിലൊരു യാഥാർത്ഥ്യ ബോധം ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നെങ്കിലും ആ സ്വപ്നബോധം വിട്ട് ജാഗ്രതത്തിലേക്ക് വന്നപ്പോൾ ജാഗ്രതത്തിലെ യാഥാർത്ഥ്യ ബോധം സ്വപ്നത്തെ പൂർണ്ണമായും ബാധിക്കുന്നു. സ്വപ്നത്തിൽ ഓരോ സംഭവത്തെ എടുത്ത് ചെല്ലൻ എന്ന ആന കുത്തിയത് അസത്യമാണ്, എന്നെ ഞാൻ സർപ്പത്തെ കണ്ടത് അസത്യമാണ്, ഞാൻ പുരുഷനായത് അസത്യമാണ്, ഞാൻ സ്ത്രീയായത് അസത്യമാണ്, ഞാൻ ശിശുവായത് അസത്യമാണ്, ഞാൻ വൃദ്ധനായത് അസത്യമാണ്. ഇങ്ങനെ സ്വപ്നത്തിൽ ഓരോ വിഷയങ്ങളെയും എടുത്തിട്ട് അസത്യം അസത്യം ഒന്നും ബോധിക്കുകയല്ല. പിന്നെ സ്വപ്ന ദർശനത്തെ ഒറ്റയടിക്ക് പറയുന്ന എന്താണത്? അസത്യമാണ്, അതാണ് ബാധ. സ്വപ്നത്തെ അസത്യമാണെന്ന് ബോധിച്ചിട്ട് പിന്നെ വ്യവഹാരം എങ്ങനെ നടക്കുന്നു? സ്വപ്നത്തിൽ കണ്ട ലഡുവിനെ ജാഗ്രതയിൽ തിന്നാൻ ശ്രമിക്കാറില്ല ഒരിക്കലും. എന്തുകൊണ്ട്? സ്വപ്നം പാടെ അസത്യമായി, സ്വപ്നത്തിന്റെ അസത്യബോധത്തെ ആശ്രയിച്ച് ജാഗ്രതയിൽ പിന്നെ വ്യവഹാരം പോകുന്നു. സ്വപ്നബോധത്തെ ആശ്രയിച്ചിട്ടല്ല, അവിടുത്തെ അസത്യത്വ ബോധത്തെ ആശ്രയിച്ചിട്ട് ജാഗ്രത ബോധത്തിനനുസരിച്ച് ജാഗ്രതയിൽ വ്യവഹാരം സംഭവിക്കുന്നു. അവിടെ എന്താ സ്വപ്നം സംഭവിച്ച ബാധ? അതുപോലെ ജാഗ്രതയിലെ ബോധം സ്വപ്നത്തിലെ ബോധത്തെ ആശ്രയിച്ച് സ്വപ്ന വ്യവഹാരം നടന്നു, ഇപ്പോൾ ജാഗ്രതയിലെ ബോധത്തെ ആശ്രയിച്ച് ജാഗ്രത വ്യവഹാരം നടന്നു. സ്വപ്നത്തിൽ എങ്ങനെയാണോ ആ വ്യവഹാരങ്ങളെല്ലാം പരമാർത്ഥമായിരുന്നു, അതുപോലെ ജാഗ്രതയിലെ ഈ വ്യവഹാരവും തനിക്ക് പരമാർത്ഥമാണ്. ജാഗ്രത ബോധവും ജാഗ്രതയിലെ വ്യവഹാരങ്ങളും എല്ലാം പരമാർത്ഥമാണ്. സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നതിന് വേണ്ടി സ്വപ്നത്തെ ബാധിക്കുന്ന ഒരു ഉണർവ് ആവശ്യമായിട്ട് വന്നു. അതാണ് ഉണർവിന്റെ പ്രത്യേകത. അത് ഉണരുമ്പോൾ തന്നെ, ഉണർവിൽ തന്നെ രണ്ട് സംഭവിക്കുന്നു. സ്വപ്നത്തിന്റെ ബാധി സംഭവിക്കുന്നു, ജാഗ്രതത്തിന്റെ സത്യത്വ ബോധം സംഭവിക്കുന്നു. ജാഗ്രതത്തിന്റെ സത്യത്വ ബോധമാണ് ആദ്യം സംഭവിച്ചത്, അത് സ്വപ്നത്തിന്റെ ബാധയാണ് ആദ്യം സംഭവിച്ചത്, അത് നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല. ഒരേ ഒരു ബോധം തന്നെ, അതിന്റെ രണ്ട് വശങ്ങൾ പോലെ, ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ. സ്വപ്നത്തിന്റെ ബാധ അനുഭവിക്കുന്നു, അതെല്ലാം അസത്യമാണ്. ദേഹാത്മബുദ്ധി വന്നിട്ടാ ഞാനിവിടെ ഇപ്പോ സ്വപ്നത്തെ വിട്ടിട്ട് ഈ ജാഗ്രതയിലിരിക്കുന്നു. ഇതിൽ സത്യത്തെ ബുദ്ധിയും വരുന്നു. അപ്പൊ അത് സംഭവിക്കാമല്ലോ, ബാധയും ഇവിടെ സത്യത്തെ ബുദ്ധിയും. അതുപോലെ ജാഗ്രത ബോധം, സ്വപ്നബോധത്തിന്റെ ഇതുപോലെയാണ് സത്യത്വ ബുദ്ധിയുള്ള ഈ ജാഗ്രത് ബോധം. ഈ ജാഗ്രത് ബോധവും അതുപോലെ ജാഗ്രത് ബോധവും ജാഗ്രത് വ്യവഹാരവും പരമാർത്ഥമല്ല എന്ന് ബോധിക്കണം. അപ്പോ ശ്രുതി നമ്മൾ ഉപദേശിക്കുകയാണ്, ഈ ജാഗ്രത് ബോധം പരമാർത്ഥമല്ല, ഈ ജാഗ്രതത്തിന്റെ വ്യവഹാരങ്ങളും പരമാർത്ഥമല്ല എന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ ഉപദേശം കൊണ്ട് തന്നെ ഒരാൾക്ക് ആ തത്വത്തെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഒരാൾ പറയുന്നു ഇതാണ് സത്യം, ഒരാൾ പറയുന്നു നിന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകമാണ്, ഒരാൾ പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് സ്വയം ബോധ്യം വരണം എന്റെ മുമ്പിലിരിക്കുന്ന ഇതാണോ. ഇവിടെ മറ്റെന്തെങ്കിലും ഒരു വസ്തു എന്ന് പറഞ്ഞാലോ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ നമ്മളെന്ത് പറയും? അയാളെ ഉപദേശം കൊണ്ടല്ല, എനിക്ക് ബോധ്യപ്പെട്ടതോടെ കൊണ്ടാണ്, എന്റെ ബോധ്യപ്പെടലും അന്യന്റെ ഉപദേശവും ഒരുമിച്ച് വരണം. എനിക്കെങ്ങനെ ബോധ്യപ്പെടുന്നു? എന്റെ പ്രത്യക്ഷമാണ്, അല്ലെങ്കിൽ പറയും എന്റെ അനുഭവമാണ്, എന്റെ ഇന്ദ്രിയ മനസ്സും എല്ലാം ചേർന്ന് പറയുന്നു ഈ മുമ്പിലിരിക്കുന്ന പുസ്തകമാണ് എന്റെ അനുഭവമെന്നോ പ്രത്യക്ഷമെന്നോ പറയും. ഉപദേശിച്ചതും അങ്ങനെ തന്നെ, അതുപോലെ ഇത് പ്രത്യക്ഷമാകണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? സ്വാനുഭവത്തിൽ വരണം. ഏതൊരു കാര്യം നമ്മൾക്ക് അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ സ്വാനുഭവത്തിൽ വരണം. അല്ലാതെ ഒന്ന് സത്യമാണെന്ന് ബോധിക്കാൻ പറ്റത്തില്ല. അല്ലാതെ ശിശുക്കളെ ബാലന്മാരെ നമുക്ക് പറയാം, ആനയുടെ പ്രതിമ കാണിച്ചിട്ട് ഇത് ആനയാണെന്ന് പറഞ്ഞാൽ ശിശു കുഞ്ഞത് വിശ്വസിക്കും, അതിന് ഭയക്കും, അത് കുത്തുമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോകും. അത് ശിശു മനസ്സിന് അത് ശരിയാണ്. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ ശ്രുതിയെ ശ്രവണം ചെയ്യുന്ന ഒരുവൻ, ശ്രുതിയിൽ നിന്ന് തത്വത്തെ മനസ്സിലാക്കുന്ന ഒരുവനെ കുറിച്ച് പറയുന്നത് എന്താണോ, അവൻ വ്യുത്പന്ന ചിത്തനാണോ, അവൻ സംസ്കൃത ചിത്തനാണോ? സാധാരണ ഒരുവനെ പോലെ അല്ല. ശിശുവിനെ പോലെ അല്ല. നീ ഇത് പറഞ്ഞു കൊടുക്കുന്നു, വിശ്വസിക്കുന്നു. ഉപദേശം വിശ്വാസം ഗുണമുണ്ട് ദോഷമുണ്ട്. ഉപദേശിക്കുന്ന വ്യക്തിയിലും ഉപദേശിക്കുന്ന തത്വത്തിനും ശ്രദ്ധയുണ്ടാകുന്നതിന് വിശ്വാസം നല്ലതാണ്. അതെന്റെ ഏതിനുണ്ടല്ലോ രണ്ട് വശം. കാരണം ഒരു മാർഗത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുന്നതിന് വിശ്വാസം സഹായിക്കുന്നു. ആ തരത്തിൽ അത് വളരെ ആധ്യാത്മികമായും ഗുണം ചെയ്യുന്നതാണ്. പക്ഷെ അതിന് ദോഷമുണ്ട്. ദോഷം എന്താണോ? അവിശ്വാസം ഭ്രാന്തിരൂപത്തിനുമാകാം. ഭ്രാന്തിരൂപത്തിലായാലും അത് തത്വബോധത്തിന് ഉപകരിക്കത്തില്ല. ദാനയാണെന്ന് ശിശുവിനോട് പറഞ്ഞപ്പോൾ അതിന് സംഭവിച്ച ഭ്രാന്തിയാണ്. ആ ഭ്രാന്തിയിൽ നിൽക്കുന്നിടത്തോളം കാലം എന്താണ് വാസ്തവത്തിലുള്ള ആന എന്നുള്ള ബോധ്യപ്പെടത്തില്ല. ഇത് വിശ്വാസത്തിന്റെ ഒരു ദുഷിച്ച വശമാണ്. അത് വിഭ്രാന്തിയും ഉണ്ടാക്കാം. അത് സർവത്ര അങ്ങനെ സംഭവിക്കാറുണ്ട്. വിശ്വാസം വിഭ്രാന്തി ഉണ്ടാകും. നൂറ് നൂറ് മതങ്ങൾ, നൂറ് നൂറ് സമ്പ്രദായങ്ങൾ, പലയിടത്തും നമുക്കിത് കാണാൻ പറ്റും. വിഭ്രാന്തികൾ മനുഷ്യന് വിഭ്രാന്തിയിലൂടെയാണ് നയിക്കുന്നത്. പക്ഷേ അതിന് മുറുകെ പിടിക്കുന്നവൻ എന്താണുള്ളത്? കയ്യിൽ വിശ്വാസം. വിശ്വാസം കൊണ്ട് തന്റെ വിഭ്രാന്തിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ പോകുന്നു. അപ്പോൾ അവിടെ ഭ്രാന്തി മുക്തി അത് സംഭവിക്കത്തില്ല. നേരത്തെ പറഞ്ഞ ബാധ അത് സംഭവിക്കത്തില്ല. പരമാർത്ഥ ബോധം അത് സംഭവിക്കത്തില്ല. അതാണ് അതിന്റെ ദോഷവശം. ഇപ്പൊ ഇവിടെ എന്താണ് ശ്രുതി എന്താ ചെയ്യുന്നത്? പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ശ്രുതിക്കതേ ഉള്ളു താല്പര്യം. അതിന് ശ്രുതിയും പറയുന്ന എന്താണ്? ശ്രദ്ധ വേണം, ഈ പറയുന്നതിന് ശ്രദ്ധ വേണം, വിശ്വാസം വേണം. അപ്പൊ അവിടെ ശ്രുതിക്ക് എന്ന് പറയേണ്ടി വരും? അനുഭവത്തെ മുൻനിർത്തി ഉപദേശിക്കേണ്ടി വരും. അത് അനുഭവം എന്ന് പറയുമ്പോൾ രണ്ടു തരത്തിൽ വരാം, യഥാർത്ഥവും വരാം അയഥാർത്ഥവും വരാം. അപ്പൊ ഭ്രാന്തമല്ലാത്ത അനുഭവത്തെ മുൻനിർത്തി ശ്രുതിക്ക് ഉപദേശിക്കേണ്ടി വരും. അതാണ് മുഖ്യമായ ഒരു കാര്യം. ഒരു ഭ്രാന്തിയെ സത്യമാണ് എന്ന് കരുതി ഒരാൾക്ക് മുമ്പോട്ട് പോ, ആധ്യാത്മികമായും ഭൗതികമായും അല്ല. അത് ഭ്രാന്തി ആശ്രയിച്ചു പോവുകയാണ്. ഭ്രാന്തി ആശ്രയിച്ചിരിക്കുന്നിടത്തോളം കാലം ഭ്രാന്തിയിൽ നിന്ന് മുക്തിയില്ല. ഉദാഹരണം സ്വപ്നം. അവിടെ ഭ്രാന്തി ആശ്രയിച്ചിരിക്കുന്നു, പക്ഷെ ഭ്രാന്തിയാണെന്ന് അറിയുന്നില്ല. അങ്ങനെ ആശ്രയിച്ചിരിക്കുന്നിടത്തോളം കാലം അതിനൊന്നും മുക്തിയില്ല. അതുകൊണ്ട് സ്വപ്നത്തിൽ എന്ത് വരുന്നു? വലിയ കീടവയും വലിയ ആനന്ദവും എല്ലാം അനുഭവിക്കുന്നു. പക്ഷെ ഒരു നിമിഷം എല്ലാം അസത്യമെന്ന് ബോധിക്കുന്നു, ഉടൻ അതിൽ നിന്ന് മുക്തമായി. പക്ഷെ അതിന് പറഞ്ഞു എന്താണ്? ഒരു ജാഗ്രത സത്യത്തെ ബോധിച്ചുകൊണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് തുടക്കം വിട്ടു. ഒരു ജാഗ്രത സത്യത്തെ ബോധിച്ചുകൊണ്ട് ഈ കാണുന്ന ശരീര അഭിമാനം ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും സത്യം എന്ന് ബോധിച്ചുകൊണ്ട് സ്വപ്നത്തെ തള്ളിക്കളയുന്നു. അത് ബാധ, അത് അസത്യമാണ്. ഇത് നമ്മുടെ സാധാരണ അനുഭവമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മൾ അസത്യത്തെ ബാധിച്ചിട്ട് സത്യത്തിലേക്ക് വന്നത്? ഇവിടെ സത്യാനുഭവത്തിന് വിഷയങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. സത്യമെന്ന് ബോധിക്കുന്നു. ശ്രുതി എന്താ ചെയ്യുന്നത്? ശ്രുതി ഇവിടെ ഈ സത്യാനുഭവത്തിൽ ഇതിന്റെ സത്യത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സ്വപ്നത്തെ അസത്യമെന്ന് ബോധിച്ചുവെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. സ്വപ്നം അസത്യമാണെന്ന് ബോധിച്ചുവെന്ന്. പക്ഷെ സ്വപ്നം അസത്യമാണെന്ന് ബോധിക്കുകയല്ല, സ്വപ്നത്തിൽ സത്യം എന്താണെന്ന് ബോധിക്കുകയും ചെയ്യുന്നുണ്ട്. കേവലം സ്വപ്നം എന്ന് പറയുന്നത് അത് പറഞ്ഞല്ലോ, എവിടെയാണോ ഒരാൾ അസത്യത്തെ ബോധിക്കുന്നത് അവിടെ അയാൾ സത്യത്തെ ബോധിച്ചിരിക്കും. അത് അലിഖിതമായൊരു നിയമമാണ്. എവിടെയെങ്കിലും അസത്യത്തെ ബോധിച്ചാൽ അവിടെ സത്യം ബോധിച്ചിരിക്കും. അത് പരമാർത്ഥ സത്യമായിക്കൊള്ളണമെന്നില്ല, പക്ഷെ സത്യത്തെ ബോധിച്ചിരിക്കും. അപ്പൊ സ്വപ്നത്തെ അസത്യം എന്ന് ബോധിച്ചപ്പോൾ തന്നെ അവിടെ സത്യത്തെ ബോധിപ്പിച്ചു ആര്? താൻ അവിടെ സത്യമായിരുന്നു. തന്റെ ദൃശ്യങ്ങളെല്ലാം അസത്യമായി, പക്ഷെ താനോ സത്യമായിരുന്നു. തന്നെ പറയുന്നു, സ്വപ്നം കണ്ട താൻ അസത്യം എന്ന് പറയുന്നില്ല, സ്വപ്നദൃഷ്ടാവായ താൻ അസത്യം എന്ന് പറയുന്നില്ല. അപ്പൊ തന്നെ സത്യമായി ബോധിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് സ്വപ്നത്തെ അസത്യമായി ബോധിക്കാൻ കഴിഞ്ഞത്. തന്നെ സത്യമായി ബോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വപ്നത്തെ ആരസത്യമായി ബോധിക്കും? ആപേക്ഷികമാണ്. അസത്യത്തെ ബോധിക്കണമെങ്കിൽ സത്യത്തെ അപേക്ഷിച്ചാല്. രജ്ജുവിനെ അപേക്ഷിച്ചിട്ടാണ് പറയുന്നത് സർപ്പം അസത്യമാണ്. അതുപോലെ ഇവിടെയും സ്വപ്നദൃഷ്ടാവായിരിക്കുന്ന തന്നെ ആശ്രയിച്ചുകൊണ്ട് പറയുന്നു അത് അസത്യമാണ്. അവിടെ ഒരു ആവലംബം ആശ്രയമുണ്ട്, സ്വപ്നദൃഷ്ടാവായ ഞാൻ തന്നെ. ജാഗ്രതയിലേക്ക് വന്നപ്പോഴോ അവിടെ പറഞ്ഞു എന്താണോ നമ്മൾ ആദ്യം പറഞ്ഞു, അവിടെ ഒന്നിന്റെയും ആവശ്യം, പുറമേ ഒന്നും ഒന്നിന്റെയും ആവശ്യം വന്നില്ല. അവരുള്ള ഉണർവ്, ഉണർവ് വന്നപ്പോ ബോധിച്ചു എന്താണ് സത്യം, എന്താണ് സത്യം. താൻ സത്യം, തന്റെ ദൃശ്യങ്ങളെല്ലാം അസത്യം. ശരി, ജാഗ്രതയിലേക്ക് വന്നു. ജാഗ്രത വരുമ്പോ ഇതുപോലെ ബോധിക്കണം, ഇവിടത്തെ പരമാർത്ഥത്തെ. സ്വപ്നത്തിലെ സത്യം, സ്വപ്നത്തിലെ സത്യം ബോധിച്ചു എന്ന് പറയുന്നത് എന്താ? അത് സ്വപ്നത്തിലെ സത്യത്തെയാണ് ബോധിച്ചത് താൻ. കാരണം തന്നിലാണ് ഇതെല്ലാം സംഭവിച്ചത് അവിടെ. അപ്പൊ താൻ ബോധിച്ചത് സ്വപ്നത്തിന്റെ സത്യമാണ് ബോധിച്ചത്. അതാണ് ആദ്യം എന്ത് ചെയ്തത്? സ്വപ്നത്തെ സത്യമായി ബോധിച്ചു. ജാഗ്രത വന്നപ്പോ സ്വപ്നത്തിലെ സത്യം എന്താണോ അത് ബോധിച്ചു. സ്വപ്നത്തെ സത്യമായി ബോധിച്ചു. എങ്ങനെ? അവിടത്തെ ആനയും കുതിരയുകയാണ് സ്വപ്നം, അതിന് സത്യമായി ബോധിച്ചു. അത് സ്വപ്നത്തെ സത്യമായി ബോധിക്കുക. ജാഗ്രത വന്നപ്പോഴോ സ്വപ്നത്തിന്റെ സത്യത്തെ ബോധിച്ച എന്താണ് താൻ? സ്വപ്നത്തിന്റെ സത്യം സത്യമായ തന്നെ ആശ്രയിച്ചിട്ടാണ്. വാസ്തവത്തിൽ താനോട് ഒരു വികാര പരമാർത്ഥത്തിലുള്ള ഒരു വികാര വിചാരത്തിനും വിധേയനായില്ല. പണിതിനുശേഷം ഒരാൾക്ക് ധൈര്യമായി പറയാം, താൻ അവിടെ പറയുന്നുണ്ടോ അവിടെ കള്ളൻ കള്ളൻ അല്ലാതായിത്തീരുന്നു, ഭ്രൂണഹന്താവ് അവൻ അല്ലാതായിത്തീരുന്നു, പാപി പാപി അല്ലാതായിത്തീരുന്നു, പുണ്യവാൻ പുണ്യവാൻ അല്ലാതായിത്തീരുന്നു. പരമാർത്ഥം അതാണ്. പക്ഷെ സ്വപ്നത്തിൽ ഇതെല്ലാമായി മാറുന്നു. അപ്പൊ താൻ വാസ്തവത്തിൽ അതൊന്നും ആയിരുന്നില്ല. അപ്പൊ സ്വപ്നം അസത്യമായിരിക്കുകയും സ്വപ്നത്തിൽ താൻ സത്യമായിരിക്കുന്നതും പോലെ ജാഗ്രത വന്നപ്പോ എന്ത് ചെയ്യുന്നു? ജാഗ്രത താൻ സത്യമായി തീരുന്നു. സ്വപ്ന ദൃശ്യം പോലെ തന്നെ ഈ അനുഭവങ്ങളെല്ലാം അസത്യമാകും. അതിനെന്തേ ഉള്ളു വഴി? ശ്രുതി. വേറെ വഴിയൊന്നുമില്ല. എന്ന് വെച്ചാൽ ശ്രുതി എന്തിനെ ആശ്രയിക്കുന്നു? ബോധം വേണം. ബോധത്തിന് വേറെ വഴിയില്ല. തത്വത്തെ കുറിച്ചുള്ള ബോധം വേണം. ആ ബോധം ഉണ്ടാകണമെങ്കിൽ ശ്രുതി ആശ്രയിക്കുന്നു. അപ്പൊ ശ്രുതി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, മുമ്പിലിരിക്കുന്നു പുസ്തകം ഇരിക്കുന്നു. ഒരാൾ പറയുന്നു ഇത് പുസ്തകമാണെന്ന്, ഞാനിത് പുസ്തകമാണെന്ന് ബോധിക്കണമെങ്കിൽ എന്റെ അനുഭവം കൂടെ ഇതിനോട് ചേരണം. ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രമായിരുന്നു, എന്റെ ഇന്ദ്രിയം ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്റെ മനസ്സിനോട് പറയുന്നു ആ ഇത് പുസ്തകം തന്നെ മറ്റൊന്നല്ല. ഉപദേശം കൊണ്ട് മാത്രമേ എനിക്ക് ബോധിക്കാൻ പറ്റുമോ? അത് കഴിയത്തില്ല. എന്റെ മനസ്സുകൂടി പറയണം. അപ്പൊ ശ്രുതി ഉപദേശിക്കുമ്പോ എന്റെ മനസ്സും പറയണം ശ്രുതി പറയുന്നത് സത്യമാണ് എന്ന് പറയും. എന്നുവെച്ചാൽ എന്റെ അനുഭവത്തിലും പറഞ്ഞ ഈ പറയുന്ന കാര്യം ഈ ജാഗ്രത് പരമാർത്ഥമല്ല. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, സ്വപ്നം പരമാർത്ഥമല്ല എന്ന് എന്തുകൊണ്ട് ബോധിച്ചു? ജാഗ്രത്, ജാഗ്രത അനുഭവം കൊണ്ട് ബോധിച്ചു. ഇവിടെ ഇരുന്ന് നമുക്ക് നല്ലവണ്ണം ഉറപ്പിക്കുക, എത്ര വിചാരം ചെയ്താലും പിന്നെ സ്വപ്നം സത്യമാണെന്ന് ബോധ്യപ്പെടത്തില്ല. ജാഗ്രതയിലിരുന്നുകൊണ്ട് സ്വപ്നത്തിലൊന്ന് സത്യമാക്കാൻ ശ്രമിച്ചു നോക്കുക. എത്ര വിചാരം ചെയ്താലും ശരി, അത് സത്യമല്ല, അത് തോന്നലായിരുന്നു. ഒരുപക്ഷെ ഒരാൾക്ക് സ്വപ്നത്തിന് നല്ല അനുകൂലമായ ഇഷ്ടമുള്ള ആനന്ദത്തെ നൽകുന്ന ഒരു സ്വപ്നം കണ്ട് ജാഗ്രത വന്നു കഴിഞ്ഞാൽ ആഗ്രഹിക്കുക അതൊന്ന് സത്യമായിരുന്നെങ്കിൽ. സാധാരണ എല്ലാ മനുഷ്യനും ആഗ്രഹിക്കും സ്വപ്നത്തിൽ ലോട്ടറി അടിക്കും, പണിതിനു ശേഷം വിചാരിക്കും അതൊരു സത്യമായിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെയായിരുന്നു. എത്ര തീവ്രമായി ആഗ്രഹിച്ച് തീവ്രമായി വിചാരം ചെയ്താലും ശരിയാ സത്യമാകത്തില്ല. തന്റെ ആഗ്രഹം കൊണ്ടോ തന്റെ വിചാരം കൊണ്ടോ ഒരാൾക്ക് ഒരിക്കലും സ്വപ്നത്തെ സാധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഈ ജാഗ്രത യാഥാർത്ഥ്യത്തിന്റെ ബോധത്തിലാണ് അനുസ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ശ്രുതി തത്വത്തെ ബോധിപ്പിക്കുന്നു, പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അങ്ങനെ ബോധിക്കുമ്പോൾ തനിക്ക് തന്റെ അനുഭവമായി അത് ചേർന്ന് വരണം. സത്യമാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. തന്റെ അനുഭവത്തിൽ എങ്ങനെ ബോധിക്കും? അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് സർവാണി വാ ഭവ ഇമാനി ഭൂതാനി പ്രാണമേവ അഭിസംവിശന്തി. പ്രാണം അഭിജിഹതി തന്റെ അനുഭവമാണ്. സർവവും അസ്തമിക്കുന്ന ഒരു സ്ഥാനം തന്നിലുണ്ട്, അത് തന്റെ അനുഭവമാണ്. അതാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അപ്പോ ശ്രുതി പറയുന്നത് സ്വ അനുഭവത്തിലൂടെ ബോധിക്കണമെങ്കിൽ സുഷുപ്തി എന്ന് പറയുന്ന അനുഭവം തനിക്ക് വേണം. അപ്പോ സുഷുപ്തിയിലെ സ്വരൂപത്തെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നതാണ്. എല്ലാം എവിടെയാണോ വിലയിക്കുന്നത്, ആ തന്റെ അനുഭവത്തിൽ തനിക്ക് മൂന്ന് അനുഭവങ്ങളുള്ളു: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. എല്ലാം വിലയിക്കുന്നത് അവിടെയാണ്, ഒന്നും അവശേഷിക്കാതെ. യാതൊരു ബോധത്തിന്റെയും സ്ഫുരണവും ശേഷിക്കാതെ, ഒന്നും അവിടെ അറിയുന്നില്ല. ഒരു സ്ഫുരണവുമില്ല അവിടെ. തന്നെക്കുറിച്ചോ പ്രപഞ്ചത്തെക്കുറിച്ചോ യാതൊരു തരത്തിലുള്ള സ്ഫുരണവുമില്ല. എന്നാൽ എങ്ങനെയാണ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം താൻ അവിടെ പരമാർത്ഥമായിരുന്നു എന്ന് ബോധിക്കുന്നതുപോലെ, ആ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രത വന്ന് വിചാരം ചെയ്യുമ്പോഴും മനസ്സിലാവുന്നു താൻ അവിടെ പരമാർത്ഥമായിരുന്നു. തന്റെ തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം ജാഗ്രത ലഭിക്കുന്നു, സുഷുപ്തി വിചാരം ചെയ്യും. അതിനാണ് സുഷുപ്തി കാണിക്കുന്നത്. അപ്പൊ ശ്രുതി ഉപദേശം കൊണ്ട് മാത്രം അതിന്റെ നമ്മുടെ അനുഭവമായി അതിനെ ബന്ധപ്പെടുത്തണം. അതിനാണ് സുഷുപ്തി ആണ് പറയുന്നത്. അവിടെ സർവവും അവിടെ വിലയി പ്രാപിച്ചു, സർവവും അവിടെ നിന്ന് പ്രകടമായി. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഉപദേശം എന്ന് പറയുന്നത് സ്വ അനുഭവമായിട്ട് ഒത്തുപോകണം. അത് സുഷുപ്തി അല്ലാതെ വേറൊന്നില്ല. ചെല്ലുപറയല്ല, ഇത് അങ്ങനെയല്ല, ഇത് അങ്ങനെ. സുഷുപ്തിയെക്കുറിച്ച് ശരി, സുഷുപ്തിയിലെല്ലാം വിലയിച്ചു, ശ്രുതി പറഞ്ഞു. നമ്മുടെ അനുഭവം അങ്ങനെ തന്നെ, സുഷുപ്തിയിലെല്ലാം വിലയിച്ചു പോയി. ഉണർന്നു വരുമ്പോൾ പറയുന്നു എന്താണ്? സുഷുപ്തനായത് ഈ ഞാൻ തന്നെയായിരുന്നു. അവിടെ സത്യം അതാണല്ലോ, സത്യത്തിൻ്റെ ഒരു ലക്ഷണമാണ്. എന്താണോ അവശേഷിക്കുന്ന സത്യം, അസത്യത്തിന് അവശേഷിക്കാൻ പറ്റില്ല. ശേഷിക്കുന്നതെന്തോ അതാണ് സത്യം. സ്വപ്നത്തിൽ എന്താ ശേഷിച്ചു താൻ, സുഷുപ്തിയിൽ എന്താ ശേഷിച്ചു താൻ? അപ്പൊ എന്താണ്? താൻ സത്യമാണ്. ജാഗ്രതയിൽ ശേഷിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം ജാഗ്രതയിൽ എന്തായാലും താൻ ഇവിടെ ഉണ്ട്. സുഷുപ്തിയെ സംബന്ധിച്ച്, സ്വപ്നത്തെ സംബന്ധിച്ചുമാണ്. പിന്നീട് അങ്ങനെ ഒരു വിചാരത്തിന്റെ ആവശ്യപ്പെടുന്നത് കാരണം അത് രണ്ടും കൈവിട്ടുപോയി. സുഷുപ്തിയിൽ ഇപ്പൊ തന്റെ കയ്യിലില്ല, പക്ഷെ ജാഗ്രത ഇരുന്നുകൊണ്ട് തനിക്ക് ഉറപ്പിക്കാൻ കഴിയുന്നു അവിടെ താൻ ശേഷിച്ചിരുന്നു. എന്തുകൊണ്ട്? താനാണ് സുഷുപ്തനായിരുന്നത്. സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പറയാൻ കഴിയുന്നു അവിടെ താൻ ശേഷിച്ചിരുന്നു. ജാഗ്രത അതിന്റെ ആവശ്യമല്ലോ, താനിപ്പോ ഉണ്ട് ഇവിടെ. അഹമസ്മി എന്റെ അനുഭവമാണ്. അപ്പോ സുഷുപ്തി സ്വപ്നത്തെ സംബന്ധിച്ചൊരു തകരാറുണ്ടെന്താണോ, സ്വപ്നം ഇവിടെ ഇപ്പോ അസത്യമാണെന്ന് ബോധിച്ചെങ്കിലും കണ്ടുകൊണ്ടിരുന്ന സമയത്ത് സത്യമായിരുന്നു. അവിടെ താനും തന്റെ ദൃശ്യങ്ങളും എല്ലാം സത്യമായിരുന്നു. ഈ സമയത്തെ അത് ബോധിക്കാൻ കഴിയുന്നുള്ളൂ. സുഷുപ്തിയെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവിടെ യാതൊരു തരത്തിലുള്ള സത്യത്തിന്റെയോ അസത്യത്തിന്റെയോ അനുഭവങ്ങളില്ല. അവിടെ സത്യമില്ല, മിഥ്യയില്ല. എന്തുകൊണ്ട്? പരമാർത്ഥം എന്ന് പറയുന്നത് സത്യം മിഥ്യ അനുഭവങ്ങൾക്കുപരിയാണ്. അവാങ്മനോഗോചരമായിരിക്കുന്ന വസ്തുവിനെ സംബന്ധിച്ച് സത്യമാണെന്നുള്ള അനുഭവം മിഥ്യയാണെന്നുള്ള അനുഭവം രണ്ടുപേർ പോലെ തന്നെ. അതുകൊണ്ട് സുഷുപ്തി എന്താണ്? ഇവിടെ പറഞ്ഞു സർവവും വിലയിച്ചു, അവിടെ നിന്ന് സർവവും പ്രകടമാകുന്നു. അങ്ങനെ ഒരു പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് ജാഗ്രതയിൽ ബോധിക്കാൻ കഴിയുന്നു. അങ്ങനെ ബോധിക്കുന്ന ഒരു കാര്യത്തെയാണ് ശ്രുതി നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രുതിയുടെ ഉപദേശവും നമ്മുടെ അനുഭവവും തമ്മിൽ ഒരുമിച്ച് പോകുന്നു എന്ന് പറയുന്നു. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കാൻ വേറെ വഴിയില്ല. സ്വപ്നം കൊണ്ട്, കാരണം സ്വപ്നം കൊണ്ട് ജാഗ്രതയിൽ ബോധിച്ചാലും സ്വപ്നത്തിലത് സത്യാനുഭവമായിരുന്നു. ഒരാൾ പറയുന്നത് ജാഗ്രത നിങ്ങൾ അസത്യം ഒന്ന് ബോധിച്ചുകൊണ്ട് അത് അസത്യമാണെങ്കിൽ സ്വപ്നത്തിൽ അത് സത്യം ഒന്ന് ബോധിച്ചുകൊണ്ട് സത്യമായിക്കൂടെ? അങ്ങനെയും പറയാണല്ലോ. അവിടെ സത്യം ഒന്ന് ബോധിച്ചുകൊണ്ട് അസത്യമാണ്, ഇവിടെ നിങ്ങൾ അസത്യം ഒന്ന് ബോധിക്കുന്നുണ്ട് അത് അസത്യമാണെങ്കിൽ അവിടെ സത്യം ഒന്ന് ബോധിച്ചുകൊണ്ട് സത്യമാണ്. അതുപോലെ ഇത് സത്യമാണ്, സൃഷ്ടിയെ സംബന്ധിച്ച് അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കുയുക്തികൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. അവിടെ എന്താണ് പരമാർത്ഥമെന്തോ അത് താൻ താനായി തന്നെ അവിടെ അവശേഷിച്ചിരുന്നു. ശ്രുതി ബോധിപ്പിക്കുന്നു എവിടെയാണോ എല്ലാം വിലയിക്കുന്നത്, എവിടെ നിന്നാണോ എല്ലാം പ്രകടമായിരിക്കുന്നത്, അതാണ് സത്യം എന്ന് ബോധിപ്പിക്കുന്നു. ആ സത്യം എന്ന് പറയുന്നത് എന്താണ്? തന്റെ സ്വരൂപം തന്നെ. അതിനെ ആശ്രയിച്ച് സത്യത്തെ ബോധ്യപ്പെടാൻ കഴിയത്തുള്ളൂ. ആ സത്യസ്വരൂപത്തെ ആശ്രയിച്ചിട്ട് മാത്രമേ ജാഗ്രതയിൽ ഒരാൾക്ക് പരമാർത്ഥ ബോധം ഉണ്ടാകത്തുള്ളൂ. അത് മാത്രമല്ല, ഈ ജാഗ്രതയിലെ ഈ പരമാർത്ഥ ബോധം, ജാഗ്രത സത്യമാണെന്നുള്ള ബോധം, ഇവിടുത്തെ ഈ ഇതെല്ലാം പരമാർത്ഥമാണെന്നുള്ള തന്റെ ഈ അനുഭവം, ഈ അനുഭവത്തെ അസത്യമാണെന്ന് ബോധിക്കണമെങ്കിൽ, പരമാർത്ഥമാണെന്ന് ബോധിക്കണമെങ്കിൽ ഇതിലും പ്രബലമായൊരു സത്യ അനുഭവം തനിക്കുണ്ടായിരിക്കുന്നു. തന്റെ തനിക്കൊരു സത്യസ്ഥിതി ഉണ്ടായിരിക്കുന്നു. ജാഗ്രതാണ് തന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഏറ്റവും വലുത്, ഏറ്റവും പരമാർത്ഥമായിരിക്കുന്നു. ജനസത്യമാണ്, ദേഹാത്മബുദ്ധി സത്യമാണ്, ഇവിടുത്തെ എല്ലാ വ്യവഹാരങ്ങളും സത്യമാണ്, സ്വപ്നത്തിലെ അനുഭവങ്ങൾ സത്യമാണ്, സ്വപ്നത്തിലെ വ്യവഹാരവും സത്യമായിരുന്നു അപ്പോ. അതുപോലെ ജാഗ്രതത്തിലെ അനുഭവം സത്യമാണ്, ജാഗ്രതത്തിലെ വ്യവഹാരങ്ങളും സത്യമാണ്. അപ്പൊ സത്യബോധത്തെ എന്ന് പറഞ്ഞല്ലോ, സത്യബോധത്തെ ആശ്രയിച്ചുകൊണ്ട് സത്യവ്യവഹാരങ്ങൾ. അപ്പോ സത്യബോധത്തെ ആശ്രയിക്കാത്ത ഒരു സ്ഥാനത്ത് യഥാർത്ഥ വ്യവഹാരങ്ങളുമില്ല. അതിന് ദൃഷ്ടാന്തമായിട്ട് ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, സുഷുപ്തി. ദൃഷ്ടാന്തം എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവം. അവിടെ പരമാർത്ഥ ബോധങ്ങളില്ല, അവിടെ അതുകൊണ്ട് തന്നെ പരമാർത്ഥ വ്യവഹാരമില്ല, കേവലം താൻ അവശേഷിച്ച സ്ഥാനം. ഇത് ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രുതി ഇതിനെ എടുത്തു കാണിക്കുന്നത്, സുഷുപ്തിയെ കാണിക്കുന്ന സർവ്വവും വിലയും പ്രാപിച്ച സ്ഥാനവും. എന്താ ഇത് ജാഗ്രത്തിൽ ഇത് സാധിക്കാത്ത എന്തുകൊണ്ട്? എന്തിനു സുഷുപ്തിയെ കുറിച്ച് ചിന്തിക്കണം? ഒരു ബോധമില്ലാതിരുന്ന സ്ഥാനമെന്ന് തന്നെ പറയും. ജാഗ്രത ചിന്തിക്കുമ്പോൾ ശരിയാണ്, താൻ അവിടെ അവശേഷിച്ചിരുന്നു, അതുകൊണ്ട് സത്യമായ താൻ ശേഷിച്ചിരുന്നത് ശരിയാണ്. പക്ഷെ സുഷുപ്തിയെ കുറിച്ച് പറയുന്ന ഒരു പരാതി എന്താണ്? അത് ബോധശൂന്യമായിരുന്നു എന്ന് പറഞ്ഞാൽ വിഷയബോധശൂന്യമായിരുന്നു എന്നേ അനർത്ഥമുള്ളൂ. സ്വരൂപബോധശൂന്യമായിരുന്നു എന്നതിന് അർത്ഥമില്ല. എന്തുകൊണ്ട്? ഈ ജാഗ്രതയിലിരുന്നു കൊണ്ട് പറയുന്നു അവിടെ താൻ അവശേഷിച്ചിരുന്നു, താൻ കേവല സ്വരൂപബോധനായി താൻ അവിടെ ശേഷിച്ചിരുന്നു, സ്വയം പ്രകാശനായി താൻ അവിടെ ശേഷിച്ചിരുന്നു. അവിടെ കേവല ബോധശൂന്യമായ അവസ്ഥയാണെങ്കിൽ ഉണർന്നതിന് ശേഷം ഞാൻ സുപ്തനായിരുന്നു അല്ലെങ്കിൽ സുപ്തനായിരുന്നു താൻ തന്നെയാണ് എന്നിവിടെ പറയാൻ കഴിയില്ല. അപ്പോൾ അവിടെ എന്താണ്? വിഷയബോധശൂന്യനായിരുന്നെങ്കിലും സ്വരൂപബോധം അവിടെ അവശേഷിച്ചിരുന്നു, മറ്റൊന്നിനെ കുറിച്ചുമുള്ള ബോധം അവിടെ ഇല്ല. സ്വരൂപബോധം എന്ന് വെച്ചാൽ പറയും, സ്വപ്നത്തിൽ ഞാൻ എന്നെ അറിഞ്ഞിരുന്നു, സ്വപ്നത്തിൽ എനിക്ക് എന്നെ കുറിച്ചുള്ള ബോധം ഉണ്ടായി, പറയുന്നതെല്ലാം അസംബന്ധമാണ്. സ്വപ്ന അനുഭവം എന്ന് പറയുന്ന പോലും അസംബന്ധമാണ്. എന്തുകൊണ്ട്? സുഷുതിയെ സംബന്ധിച്ച് സ്വപ്നമല്ല സുഷുതി. സുഷുതിയിൽ ഞാൻ പിന്നെ ഇതിനെ സുഷുതിയെ ഞാൻ അനുഭവിച്ചിരുന്നു, സുഷുതി ഞാൻ അനുഭവത്തോടുകൂടി ഇരുന്നു, എന്റെ സുഷുതി അനുഭവം ഈ പറയുന്നതെല്ലാം അസംബന്ധമാണ്. കാരണം എങ്ങനെയാണ് സ്വപ്നത്തിനും ജാഗ്രതത്തിനും അനുഭവങ്ങളുള്ളത്, അതുപോലെ സുഷുതിയിൽ അനുഭവങ്ങളില്ല. പിന്നെ അവിടെ കേവലം അനുഭവ സ്വരൂപനായി, സ്വയം പ്രകാശ സ്വരൂപനായി സ്ഥിതി ചെയ്തിരുന്നു. അങ്ങനെ സ്വയം പ്രകാശ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നിടത്ത് ത്രിപുടി രൂപത്തിലുള്ള അറിവ് ശേഷിക്കുന്നില്ല. ജാഗ്രതത്തിലും സ്വപ്നത്തിലും എങ്ങനെയാണോ ത്രിപുടി രൂപത്തിലുള്ള അറിവ് ശേഷിക്കുന്നത്, അവിടെ ശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സുഷുപ്തി അനുഭവം അങ്ങനെ ഒരു അനുഭവമേ ഇല്ല. പിന്നെ സുഷുതനായി എന്ന് പറയുന്നതോ അത് കേവലമായ സ്വയം പ്രകാശമായ തന്റെ സ്ഥിതി. എന്തിനുവേണ്ടിയിട്ടാണ് നമ്മളിത് ഇവിടെ ചർച്ച ചെയ്തത്? എന്താണ് ഏകീഭവനം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നാണ് തുടങ്ങിയത്. ഇവിടെ വാസ്തവത്തിൽ ഏകീഭവിക്കുന്നില്ല, പക്ഷെ അവിടുത്തെ ഏകീഭവനം എന്ന് പറയുന്നത് നിരർത്ഥകവുമല്ല. എന്തുകൊണ്ട്? അത് സ്വയം പ്രകാശ സ്ഥിതിയാണ്. അത് ജാഗ്രതത്തിലെയോ സ്വപ്നത്തിലെയോ പോലെ ഒരു അനുഭവമല്ല. അങ്ങനെ ആയതുകൊണ്ടാണ്, ജാഗ്രത സ്വപ്നത്തിന് സദൃശ്യമായ ഒരു അനുഭവം അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവിടെ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. ജാഗ്രതത്തിലെയോ സ്വപ്നത്തിലെയോ പോലെ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല ഒന്നും അറിഞ്ഞില്ല. സുഹൃത്തിയിലാണ് ഒന്നും അറിയാതിരുന്നത്. പറയുന്നത് എന്താണ്? പരമാർത്ഥമാണ് പറയുന്നത്. ഒന്നും അറിഞ്ഞില്ല. എന്തുകൊണ്ട്? ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ അവിടെയില്ല, അല്ലെങ്കിൽ അതിന് സദൃശ്യമായ ഒരു ചെറിയ അനുഭവം പോലും അവിടെയില്ല. ഒന്നിനെക്കുറിച്ച്, തന്നെക്കുറിച്ചോ പരനെക്കുറിച്ചോ ജ്ഞാനത്തെക്കുറിച്ചോ അജ്ഞാനത്തെക്കുറിച്ചോ യാതൊരു തരത്തിലുള്ള ബോധവുമില്ല. കേവലം താൻ മാത്രം ഏകനായി സ്ഥിതി ചെയ്തിരുന്നു. ആ സർവജ്ഞാനശൂന്യത അവിടെ, കേവലമായ സർവജ്ഞാനം ഒഴികെയുള്ള സർവജ്ഞാനങ്ങളുടെയും ശൂന്യത, സർവവ്യവഹാരങ്ങളുടെയും ശൂന്യത, അതിനാണ് ജാഗ്രത പറയുന്നത്. ഒന്നും അറിഞ്ഞില്ല. അറിയണമെങ്കിൽ അറിയേണ്ടതായ എന്തെങ്കിലും വേണം. ഇവിടെ കേവലം അറിവ് മാത്രമേ ഉള്ളൂ. അറിയേണ്ടതായ ഒന്നും തന്നെ ഇല്ല. അറിയുന്നവനോ അറിയപ്പെടേണ്ട വിഷയമോ അറിവോ യാതൊന്നും തന്നെ അവിടെ അവശേഷിച്ചില്ല. അതാണ് ഇവിടത്തെ സ്വ അനുഭവം എന്ന് പറയുന്നത്. ഈ അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ് ശ്രുതി ഉപദേശിക്കുന്നത്. ഇതാണ് തത്വം, ഇതാണ് പരമാർത്ഥം. അപ്പോൾ ജാഗ്രതത്തിലെ സത്യാനുഭവം, ജാഗ്രതത്തിലെ വ്യവഹാരങ്ങൾ, ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കണമെങ്കിൽ ഇതിനും ഇതിനെയും ബാധിക്കുന്ന, ഇതും നിലനിൽക്കാത്ത ഒരു പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ആണ് തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് ഉണർവുണ്ട്. വന്നപ്പോൾ തന്നെ ബോധിച്ചു എന്താണോ? സ്വപ്നം പരമാർത്ഥമല്ല. അപ്പം തന്നെ ബോധിച്ച ഇതാണ് സത്യം, ജാഗ്രതത്തിന് ബോധിക്കുന്നു. ഇതുപോലെ ശ്രുതി പറയുന്നു എന്താണോ? നിന്റെ പരമാർത്ഥമായ സ്വരൂപം എന്ന് പറയുന്നതാണ് സുഷുതിയിൽ അവശേഷിച്ചിരുന്നത്. ആ സുഷുതിയിൽ അവശേഷിച്ചിരുന്ന തന്റെ സ്വരൂപത്തിന്റെ ബോധം, അതാണ് തന്റെ സ്വരൂപം എന്ന് ബോധ്യപ്പെടുമ്പോൾ മനസ്സിലാവുന്ന എന്താണ്? ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരമാർത്ഥമല്ല. ത്രിപുടി രൂപത്തിലുള്ള ഈ അനുഭവം പരമാർത്ഥമല്ല എന്ന് അറിയണമെങ്കിൽ എന്താണ്? സുഷുതിയിലെ കേവലമായ അനുഭവ, കേവല അനുഭവം എന്ന് പറയാം. എന്നുവെച്ചാൽ അനുഭവിക്കപ്പെടുന്നതല്ല, അനുഭവ വിഷയമായ ഒന്നല്ല, കേവലമായ അനുഭവത്തെ ധരിക്കണം. അതാണ് സുഷുതിയിലൂടെ ശ്രുതി പരമാർത്ഥത്തെ ബോധിക്കുന്നത്. അങ്ങനെ ഒരു ബോധം എവിടെ? ഈ ജാഗ്രതത്തിലുണ്ടാവണം. അത് ജാഗ്രതത്തിലാണ് ഉണ്ടാകേണ്ടത്. ജാഗ്രത വിട്ട് വേറെ അവസ്ഥാന്തരത്തിലല്ല ഉണ്ടാകേണ്ടത്. ചെറു വിചാരിക്കുന്നത് സമാധിയിലാണ് ഉണ്ടാകേണ്ടത്. സമാധിയെ കുറിച്ച് യാതൊരു ബോധമില്ലാത്ത കഴുതകളാണ് അത് പറയുന്നത്. എന്താണ് അതെന്ന് യാതൊരു ബോധം, അതിനെ കുറിച്ചുള്ള സാമാന്യ ശബ്ദജ്ഞാനം പോലും ഇല്ലാത്തവരാണ് സമാധി. ഇതിനെക്കുറിച്ച് ബോധം എന്തുകൊണ്ട്? കാരണം സമാധിയെ കുറിച്ച് പറയുന്നത് യോഗികളാണ്, അവരാണ് അതിന്റെ ആൾക്കാർ. യോഗികൾ എന്താ പറയുന്നത്? എവിടെയാണോ ചിത്തം നിലനിൽക്കുന്ന അവിടെയുള്ള സമാധി, ചിത്തത്തിലാണ് സമാധി സംഭവിക്കുന്നത്. ചിത്തവിന്റെ സമാധിയുണ്ട്. സമാധി എന്ന് പറയുന്നത് എന്താണോ അത് ചിത്തവൃത്തിയാണ്, ചിത്തപരിണാമമാണ്. ചിത്തത്തിന്റെ ഏകാഗ്ര നിരുദ്ധ പരിണാമങ്ങളിൽ ഒരാൾ എത്തിച്ചേരുന്നതാണ് സമാധി എന്ന് പറയുന്ന ചിത്തത്തിന്റെ അവസ്ഥ. അതൊരു ഉപായം മാത്രമാണ്, അത് പരമാർത്ഥമെന്ന് പറയുന്നില്ല. അത് ഉപായം മാത്രമാണ്. ഇവിടെ പരമാർത്ഥത്തെ ബോധിക്കുന്നതിന് പല ഉപായങ്ങളുണ്ട്. അതിലവർ പറയുന്നു തത്വത്തെ അറിയുന്നതിനുള്ള ഒരു ഉപായം മാത്രമാണ് സമാധി, അത് ചിത്തത്തിന്റെ അവസ്ഥയാണ്. പ്രകൃതി പുരുഷ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സമാധിയുടെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിനുവേണ്ടി അവരെന്ത് പറയുന്നു, അത് ആ സമാധി ജ്ഞാനം എന്ന് പറയുന്നത് സ്വപ്നത്തിലല്ല സംഭവിക്കുന്നത്, സുഷുപ്തിയിലല്ല സംഭവിക്കുന്നത്, ജാഗ്രതയിലല്ല സംഭവിക്കുന്നത്, അത് ചിത്തത്തിന്റെ ചിത്തം പരിണിതമായ ഏതോ ഒരവസ്ഥ അവസ്ഥയ്ക്ക് തന്നെ കൊടുത്തിരിക്കുന്ന പേരാണ് സമാധി. ചിത്തത്തിന് വിക്ഷേപം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, ചിത്തം വിച്ഛിതമാകാത്ത അവസ്ഥ എന്ന് അവരുടെ ഭാഷയിൽ പറയും. എന്ന് വെച്ചാൽ ചിത്തം ഉണരാത്ത അവസ്ഥ, എവിടേക്ക്? വിഷയങ്ങളിലേക്ക്. ധ്യേയമായ വസ്തുവിൽ നിന്നും ഭിന്നമായ വസ്തുക്കളിലേക്ക് ചിത്തം ഉണരാതിരിക്കുന്ന അവസ്ഥ, അതാണ് അവിടെ ആണ് ജ്ഞാനം ഉണ്ടാകുന്നത്, ജാഗ്രത അല്ല എന്നോ. അവിടെ സുഷുപ്തിയുടെ ഒന്നും ആവശ്യമില്ല. സുഷുപ്തിയുടെ സംബന്ധിച്ച് എന്താണോ അത് വൃത്തിയാണ് എന്ന് പറഞ്ഞ് സുഷുപ്തിയും നിരാകരിക്കുക ചെയ്യുന്നു, നിരോധിക്കുകയാണ് ചെയ്യുന്നു യോഗി. സുഷുപ്തിയിലെ തത്വത്തെ എല്ലാം നിരാകരിക്കുന്നു. ജാഗ്രതയിലിരുന്നുകൊണ്ട് സുഷുപ്തിയെക്കുറിച്ച് വയ്ക്കുന്ന സങ്കല്പങ്ങളെയാണ് യോഗി നിരോധിക്കുന്നത്. സുഷുപ്തിയിലെ തത്വം എന്തെന്ന് യോഗി ചിന്തിക്കുന്നില്ല. സുഷുപ്തിയെക്കുറിച്ച് നമുക്ക് സങ്കല്പം ഉണ്ടല്ലോ, ഉണർന്നതിന് ശേഷം ഞാൻ സുഷുപ്തനായിരുന്നു, അവിടെ ഞാനൊന്നും അറിയാതിരുന്നു. അപ്പോൾ ഒന്നും അറിയാതിരിക്കുന്ന ഒരു സ്ഥാനമാണ് സുഷുപ്തി. സുഷുപ്തി എന്ന് പറയുന്നത് അറിവില്ലായ്മയുടെ സ്ഥാനമാണ്. ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ അറിവില്ലായ്മ ഉണ്ടെന്നാണ്. അത് ഏതുപോലെയാണ് പറയുന്നത്? ഇവിടെ മേശപ്പുറത്ത് പുസ്തകം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകത്തിന് പകരം വേറെ എന്തോ ഒരു സാധനം ഇരിക്കുന്നു എന്ന് ധരിക്കും പോലെയാണ്. ഒരാൾ പറയുന്നു പുസ്തകം മേശപ്പുറത്തില്ല എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന് പകരം വേറെ എന്തോ അവിടെ ഉണ്ടെന്ന് അതിന് അർത്ഥമുണ്ടോ? ഒരിക്കലുമില്ല. അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറിവിന് പകരം വേറെന്തോ ഒരു സാധനം ഉണ്ടെന്ന് അർത്ഥം വരത്തില്ല ഒരിക്കലും. അതൊക്കെ എന്താണ്, കേവലം ഭാവനകളാണ്. ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിവ് ഉണ്ടായിരുന്നില്ല, അവിടെ അർത്ഥമുണ്ടോ? അറിവില്ലായ്മയ്ക്ക് പകരം വേറെന്തോ അവിടെ ഇരിക്കുന്നു, എന്റെ അറിവില്ലായ്മയ്ക്ക് പകരം, അതൊരിക്കലും വരത്തില്ല. അറിവില്ലെന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത അറിവിന്റെ ശൂന്യത. എനിക്ക് ബ്രഹ്മസൂത്രത്തെ കുറിച്ചുള്ള അറിവില്ലായിരുന്നു ഇന്നലെ വരെ, ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് അറിയുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ എന്റെ ബ്രഹ്മസൂത്രത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയ്ക്ക് പകരം വേറൊരു സാധനം എന്റെ കയ്യിലുണ്ടായിരുന്നു എന്നർത്ഥമാണ്. അങ്ങനെയൊന്നുമില്ല. ഇന്നലെ വരെ എനിക്ക് എന്താണ് ഇതിനെ കുറിച്ചുള്ള യാതൊരു ധാരണകളും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വരെ എനിക്ക് അറിവില്ലായ്മ, ഇന്നങ്ങനെയല്ല, അതിനെ കുറിച്ച് എനിക്ക് പല ധാരണകളുമുണ്ട്. ഇന്നതാണ് യോഗി. എന്താണ്, ജാഗ്രതയിലിരുന്നു കൊണ്ട് സുഷുപ്തിയെ കുറിച്ചുള്ള സങ്കല്പങ്ങളെ നിരോധിക്കുകയാണ്. അത് ആവശ്യമാണ്, കാരണം ചിത്തത്തിന് വിക്ഷേപം വരാൻ പാടില്ല. ചിത്തത്തിന് ഏകാഗ്രത വരണം, നിരോധ സംഭവിക്കണം. അവിടെ ചിത്തം ധ്യേയമായ വിഷയത്തിൽ ധ്യാതാവ് ധ്യാനം എന്നുള്ള ചിന്തകളെ കൂടാതെ നിൽക്കണം. ധ്യേയമായ തത്വത്തിന്റെ പ്രകാശമായി ചിത്തം നിൽക്കണം. അപ്പോൾ അത് സമാധിയായി. അതെന്തായാലും ജാഗ്രത അല്ല. ജാഗ്രത എന്ന് പറയുന്നത് എന്താണ്? വിക്ഷേപബോധമാണ്. നാനാതരത്തിലുള്ള വികാര വിചാരങ്ങളോടുകൂടിയിരിക്കുന്നതാണ് ജാഗ്രത. ഇതെല്ലാം അവിടെ അസ്തമിച്ചിരിക്കുന്നു. അതാണ് യോഗി പറയുന്നത്. ഇവിടെ പറയുന്ന എന്താണ്? ഇവിടെ പറയുന്ന ഒന്ന് സ്വപ്നം, അത് പോയി. മറ്റൊന്ന് ഈ ജാഗ്രത, അതും പോയി. പിന്നെ വരുന്നത് എന്താണോ സുഷുപ്തി, അത് വിചാരം ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ എന്താണ് എന്ന് പറയുന്നു. വിചാരം ചെയ്യണം, അതിനെക്കുറിച്ച് അതിന്റെ പരമാർത്ഥത്തെ കുറിച്ച് ചിന്തിക്കണം. വിചാരം ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ വിചാരം എന്ന് പറയുന്നതിന് ഒരർത്ഥമേ ഉള്ളൂ. എന്താണ്? ഏതൊന്നിനെ കുറിച്ചാണോ വിചാരം ചെയ്യുന്നത് അതിന്റെ പരമാർത്ഥം എന്താണെന്ന് ചിന്തിക്കുക. അതാ വെറുതെ വിചാരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പരമാർത്ഥ ചിന്ത കൂടാതെയുള്ള വിചാരം സദാ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ആൾക്കാർ ചോദിക്കുന്നത് ഈ വിചാരം ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജ്ഞാനം ഉണ്ടാകുന്നത്? ശരിയാണ്, വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പറയുന്ന ജ്ഞാനം ഉണ്ടാകത്തില്ല, അവർക്കും ജ്ഞാനം ഉണ്ടാകും. എന്തുകൊണ്ട്? വിചാരം ചെയ്യുന്നു പരമാർത്ഥത്തെ അല്ല. ഇവിടെ എന്ത് ജ്ഞാനം വേണ്ടത്? പരമാർത്ഥത്തിന്റെ ജ്ഞാനമാണ്. എന്താണ് പരമാർത്ഥം? അപ്പൊ പരമാർത്ഥ ജ്ഞാനത്തിന് പരമാർത്ഥ വിചാരം ആവശ്യമാണ്, പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള വിചാരം ആവശ്യമാണ്. അല്ലാതെയുള്ള ജ്ഞാനത്തിന് അല്ലാതെയുള്ള വിചാരം ആവശ്യമാണ്. നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ എന്തുവരുന്നു? ധാരാളം അറിവുണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട്? മനസ്സിൽ വിചാര പ്രക്രിയ നടക്കുന്നുണ്ട്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ്? പരമാർത്ഥത്തെക്കുറിച്ചുള്ള വിചാരത്തിലൂടെ ഉണ്ടാകുന്ന പരമാർത്ഥ ജ്ഞാനം. ഏതിന്റെയും പരമാർത്ഥം എന്താണെന്ന് ചിന്തിക്കുക. ഇവിടെ അതായത് ആകാശം, പ്രാണൻ, ജ്യോതി, നിര പല ശബ്ദങ്ങളൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പല ശബ്ദങ്ങളെ കൊണ്ടും വിചാരം ചെയ്യുന്നു. എന്തിനെ? പരമാർത്ഥത്തെ. പുറകുപക്ഷി പറയുന്ന എന്താണല്ലോ, ഈ ശബ്ദങ്ങളെല്ലാം വേറെ വേറെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ആകാശത്തിനെ ബോധിപ്പിക്കുന്നു, പ്രാണൻ എന്ന് പറഞ്ഞാൽ പ്രാണനെ ബോധിപ്പിക്കുന്നു, ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അഗ്നിയെ ബോധിപ്പിക്കുന്നു. ഇവിടെ സിദ്ധാന്തി എന്താ പറയുന്നല്ല, ഇത് തത്വത്തെ ബോധിപ്പിക്കുകയാണ്. ഈ ശബ്ദങ്ങളിലൂടെ എല്ലാം വിചാരം ചെയ്യേണ്ടത് പരമാർത്ഥത്തെയാണ്. അങ്ങനെ പരമാർത്ഥത്തെ വിചാരം ചെയ്യുമ്പോൾ പരമാർത്ഥ ബോധത്തിന് തടസ്സമായിരിക്കുന്നതെല്ലാം മാറിയിട്ട് പരമാർത്ഥം എന്താണെന്ന് അവന്റെ ഉള്ളിൽ വിചാരഫലമായി തടസ്സം കൂടാതെ പ്രകാശിക്കുന്നു. അതിന് മുഖ്യമായി ഇവിടെ ആശ്രയിച്ചിരിക്കുന്ന എന്താണ്? എന്ത് സുഷുപ്തി. ഇതെവിടെ ആര് ആശ്രയിക്കുന്നു? ഈ ജാഗ്രതത്തിൽ, ജാഗ്രതത്തിലെ കർണങ്ങളെ കൊണ്ട്, ജാഗ്രതത്തിലെ ഗുരു, ജാഗ്രതത്തിലെ ഉപദേശം, ജാഗ്രതത്തിലെ ശ്രുതി, ജാഗ്രതത്തിലെ ശ്രുതിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എല്ലാം ജാഗ്രതത്തിലാണ്. ഇവിടെ ചിത്രത്തെ നിരോധിച്ചിട്ടൊരാൾ സമാധി പോകേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട് നിരോധിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ്? നിരോധിക്കേണ്ട ആവശ്യം വരാത്തത് നിരോധിക്കേണ്ത വസ്തുക്കൾ സത്യമാണെന്ന് ബോധിക്കാത്തുള്ളൂ. യോഗി എന്തുകൊണ്ട് ഇതിനെയൊക്കെ നിരോധിക്കുന്നു? ഇതെല്ലാം സത്യമാണെന്ന് ബോധിച്ചുകൊണ്ട്. അതെല്ലാം പരമാർത്ഥമാണ്. പരമാർത്ഥമായതാണെങ്കിൽ അതിനെ ഇല്ലാതാക്കണം എന്നാണ്. പിന്നെ സത്യത്തിലുള്ള സർപ്പം അതിനെ കൊല്ലും, ഓടിക്കും, അതിന് മരുന്നും മന്ത്രവും എല്ലാം ചെയ്യും. എന്തിനതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബാഹ്യമായ ഒരുപാട് ഉപായങ്ങളിലൂടെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പക്ഷെ അത് വെറും കല്പിതമാണെന്നറിഞ്ഞാലും ആ ഉപായങ്ങളെല്ലാം അവിടെ അവസാനിക്കുന്നു. അതാണ് സമാധി പര്യന്തമുള്ള എല്ലാ അഭ്യാസങ്ങളും അവിടെ അവസാനിക്കുന്നത്. പക്ഷേ എന്താണ് അത് ചിന്തിക്കേണ്ടി വരും. കണ്ടത് സത്യമാണോ അതോ വെറും തോന്നലാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. ചിന്തയിൽ തന്നെ അത് അവസാനിക്കുന്നു. എന്താണ്? അത് സത്യമല്ല, പരമാർത്ഥമല്ല എന്നവിടെ തന്റെ ചിന്തയിൽ തന്നെ ബോധിക്കുന്നു, വിചാരത്തിൽ തന്നെ ബോധിക്കുന്നു. പക്ഷെ വെറുതെ അങ്ങ് വിചാരം ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു ആലംബനം വേണം. കാരണം ഇത് സത്യമാണോ മിഥ്യയാണോ എന്ന് ചിലരുടെ പലരുടെയും മനസ്സിൽ അങ്ങനെ ഒരു സങ്കല്പം പോലും കടന്നു വരത്തില്ല. ഈ കാണുന്ന ഇതെല്ലാം, ഇതിന്റെ സത്യാത്വം മിഥ്യാത്വങ്ങൾ വിചാരത്തിന് വിഷയമാകേണ്ട ഒരു ഹേതുക്കളും കാണത്തില്ല. ഇതെല്ലാം സത്യം തന്നെ എന്ന് ദൃഢമായി വിചാരിച്ച് ഉറപ്പിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ വിചാരത്തിനൊരു ഉപായം? അതാണ് ശ്രുതി. ശ്രുതി പറയുന്നു, അപ്പൊ ചിന്തിക്കുന്നു. എന്താണ്? ഇതെല്ലാം പരമാർത്ഥം. പിന്നെന്താ പരമാർത്ഥം? അതിന്റെ അനുഭവമാണ്. ആ പരമാർത്ഥത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. എല്ലാം വിലയുകയും എല്ലാം പ്രകടമാവുകയും ചെയ്യുന്ന പരമാർത്ഥ സ്വരൂപനാണ് നീ എന്ന് ബോധിക്കുമ്പോ അതെവിടെ ബോധിപ്പിക്കുന്നു? സ്വപ്നത്തിലല്ല, സൃഷ്ടിയിലല്ല, ജാഗ്രതത്തിലാണ് ബോധിപ്പിക്കുന്നത്. ആ ജാഗ്രതത്തിൽ ബോധിക്കുമ്പോൾ അവിടെ തന്നെ ബോധം ഉണ്ടാകണം. കാര്യകാരണങ്ങൾക്ക് സമാനാധികരണം എന്ന് പറയും. അത് ഒരിടത്ത് തന്നെ വരണം എന്നർത്ഥം. വിത്ത് ഒരു നിലത്തിലിട്ട് വേറൊരു നിലത്തിലാണ് വിളയുണ്ടായെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റും, പറ്റത്തില്ല. അപ്പൊ വിത്ത് എവിടെയാണോ ഇടുന്നത് അവിടെ തന്നെ മുള പൊട്ടി വൃക്ഷമുണ്ടായി, അതിൽ നിന്ന് വിളയും അവിടെ തന്നെ ഉണ്ടാവും. വിത്തിട്ടടുത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്? വിള കൊയ്തെടുക്കുന്നത്. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്ന. എന്താണ്? എല്ലാ ഉപായങ്ങളും സജ്ജമായി വരുന്ന ഇവിടെ ഈ ജാഗ്രതത്തിലാണ്, സ്വപ്നത്തിലല്ല, സുഷുപ്തിയിലല്ല. അപ്പൊ ഇവിടെ തന്നെ എന്ത് വരണം? അതിന്റെ ഫലവും ഇവിടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ തത്വജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സുഷുപ്തിയെ ചൂണ്ടിക്കാണിച്ച് ഇവിടെ വിചാരം ചെയ്യുന്നത്. മുമ്പും നമ്മൾ പലതരത്തിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇവിടെ വീണ്ടും അത് വന്നിരിക്കുന്നു. എന്തിനാ പ്രാണൻ എന്ന് പറയുന്നത്? ആ പരമാർത്ഥ തത്വത്തെ തന്നെയാണ്. ജ്യോതിസ് എന്ന് പറയുന്നത് തത്വത്തെയാണ്, ആകാശം എന്ന് പറയുന്നത് തത്വമാണ്. ആ പിന്നെ യോഗി പറയുന്നതാണ്, യോഗിയുടെ ഏകതാനത എന്ന് പറയുന്നത് ധ്യാനത്തിലാണ്. ധ്യാനം എന്ന് പറയുന്ന അഭ്യാസത്തിലാണ്. ഏകാഗ്രത എന്ന് പറയുന്ന അഭ്യാസത്തിലാണ് ഏകതാനത്വം വരുന്നത്. അവിടെ എന്താണ്? ഒരു വിഷയത്തെ, ഏതെങ്കിലും ഒരു വിഷയത്തെ എടുത്തിട്ട് ആ വിഷയത്തിലേക്ക് മനസ്സിനെ ഉറപ്പിക്കുന്ന ഒരു അഭ്യാസം. ആ അഭ്യാസത്തിലുള്ള ബാക്കി എല്ലാത്തിനെയും നിരോധിക്കുക, ധ്യേയമായ വിഷയത്തിന്റെ തത്വം എന്താണെന്ന് ബോധിക്കുക, അതാണ് ധ്യാനത്തിന്റെ പ്രക്രിയ. അവിടെ മനസ്സ് ഏകാഗ്രമാണ്, ഏകമായ അഗ്രം വിഷയമാണ് അവിടെ മനസ്സിനുള്ളത്. ഇവിടെ അതല്ല ചെയ്യുന്നു. ഇവിടെ എന്താണ്? ഇവിടെ അവലംബിക്കുന്നത് ശ്രുതിയുടെ ഉപദേശത്തെ. ശ്രുതിയുടെ ഉപദേശത്തെ അവലംബിച്ചിട്ട് എന്താണ് ഇവിടെ ആദ്യം അംഗീകരിക്കുന്നു. ഇവിടെ നിരോധിക്കാനായിട്ടൊന്നുമില്ല എന്നുകൊണ്ട്, അങ്ങനെ പരമാർത്ഥത്തിൽ നിരോധിക്കേണ്ട ഒന്നില്ല. സ്വപ്നത്തെ നിരോധിക്കേണ്ട കാര്യമില്ല, ജാഗ്രതത്തിനെ നിരോധിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിനെ സംബന്ധിച്ച് എന്താ ചെയ്യേണ്ടത്? ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുക. രണ്ടും രണ്ട് കാര്യമാണ്. നിരോധിക്കണമെന്നുണ്ടെങ്കിൽ ഈ അവസ്ഥ വിട്ടുപോകണം. ഇവിടെ ഇരുന്നുകൊണ്ട് നിരോധിക്കാൻ പറ്റില്ല. മനസ്സ് ഏകാഗ്രമാക്കി മനസ്സിന്റെ സൂക്ഷ്മമായ തലങ്ങളിൽ പോകണം. എന്നാലേ നിരോധവും ഏകാഗ്രത സംഭവിക്കത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രശ്നം എവിടെയാണ്? ഇവിടെ തന്നെയാണ്. എന്താണ്? ഇവിടെയാണ് ഇത് അസത്യമെന്ന് ബോധിച്ചിരിക്കുന്നത്. ശരീര അഭിമാനം ഇവിടെയാണ്, ജാഗ്രതത്തിലാണ്, സമാധിയിലല്ല, സ്വപ്നത്തിലല്ല, ഇവിടെയാണ്. പ്രശ്നങ്ങളെല്ലാം ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ എന്ത് ചെയ്യണം? ഇത് അസത്യമല്ല എന്ന് ബോധിക്കണം. അസത്യമല്ല എന്ന് ബോധിക്കുമ്പോൾ നിരോധം അവിടെ അനാവശ്യമായി തീരും. സത്യമാണെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്ന നിരോധം അവിടെ ആവശ്യമില്ലാത്തത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഇത് ഇവിടെ ബോധിക്കുന്നു ജാഗ്രതയിൽ തന്നെ. എന്തുകൊണ്ട്? ഇവിടെ എങ്ങനെയാണോ സ്വപ്നത്തിൽ, സ്വപ്നത്തിൽ തന്നെ സത്യത്തെ ആശ്രയിച്ചിട്ട് സത്യമല്ലാത്തതിനെ ജാഗ്രതത്തിനൊന്നും ബോധിച്ചത്, അതുപോലെ തന്നെ ഈ ജാഗ്രതത്തിലെ തന്നെ സത്യം, ആ ജാഗ്രതത്തിലെ സത്യത്തെയാണ് ഇവിടെ സുഷുപ്തി എന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. അത് ജാഗ്രതത്തിൽ ഇരുന്നുകൊണ്ടുള്ള സുഷുപ്തിയെക്കുറിച്ചുള്ള തന്നെ സങ്കല്പമാണ്. അത് സത്യം എന്നുള്ളതിനെ കുറിച്ചുള്ള സങ്കല്പമുണ്ട്. പിന്നെ ഇവിടെ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാഗ്രതയിലെ സത്യമുണ്ട്. സുഷുപ്തി എന്ന് പറയുന്ന സത്യത്തെക്കുറിച്ചുള്ള സങ്കല്പമുണ്ട്, ജാഗ്രതയിലെ ഈ സങ്കല്പങ്ങളുണ്ട്. അപ്പൊ ഈ ജാഗ്രതയിലെ ഈ സത്യസങ്കല്പങ്ങളെല്ലാം സുഷുപ്തി എന്ന് പറയുന്ന പരമാർത്ഥ തത്വസങ്കല്പത്തെ ആശ്രയിച്ച് ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നു. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. പരമാർത്ഥം അല്ല സത്യത്തെ, സത്യമല്ലാത്തതിനെ സത്യമെന്ന് കരുതി നിരോധിക്കുകയല്ല. സത്യമെന്ന് എന്താണോ അനുഭവിക്കുന്നത് സത്യമല്ലാന്ന് ബോധിക്കുകയാണ്. അതൊരു ബോധ്യപ്പെടലാണ്. അതിന് നമ്മൾ പറയും തത്വജ്ഞാനം, തത്വത്തിന്റെ പ്രകാശം, പരമാർത്ഥ ബോധം എന്ന് പറയും. അതിനു വേണ്ടിയിട്ടാണ് ഈ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് അങ്ങനെ ഒരു പ്രാണശബ്ദം കൊണ്ട് ഒരു പരമാർത്ഥത്തെയാണ് സിദ്ധാന്തമാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. പ്രാണശബ്ദം കൊണ്ട് ഒരു പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ പ്രാണശബ്ദം കൊണ്ട് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങോട്ട് ബോധിക്കും? അതിന് ആ പ്രാണശബ്ദം കൊണ്ട് സുഷുപ്തിയെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ പ്രാണശബ്ദം കൊണ്ട് സുഷുപ്തി ബോധിപ്പിച്ചാൽ ആ പ്രാണശബ്ദം കൊണ്ട് സുഷുപ്തിയാകുന്ന പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അപ്പൊ സുഷുപ്തി ഒരു പരമാർത്ഥമാണ് എന്ന് ബോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യുന്നത്. സുഷുപ്തി പരമാർത്ഥമാണെന്ന് ബോധിക്കണമെങ്കിൽ എന്ത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കേണ്ടി വരും. അതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ സുഷുപ്തി പരമാർത്ഥമാണെന്നുള്ള ബോധം, സുഷുപ്തി പരമാർത്ഥമാണെന്ന് ബോധിച്ചാൽ പോരാ, ആ സുഷുപ്തിയാകുന്ന പരമാർത്ഥമാണ് തന്റെ സ്വരൂപമായിരിക്കുന്നത് എന്ന് ബോധിക്കുന്നു. ആ ബോധത്തിൽ എന്തുവരും? ഈ ജാഗ്രത് ബോധമെല്ലാം പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നു. രണ്ടു കാര്യങ്ങളാണ്, ഒന്ന് പരമാർത്ഥമാണെന്ന് ബോധിക്കുക, മറ്റൊന്ന് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുക. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. എന്താണ് സ്വപ്നം? പരമാർത്ഥം അല്ല എന്ന് ബോധിക്കുക, ഈ ജാഗ്രത സത്യമാണെന്ന് ബോധിക്കുക. അതാണ് അവിടെ സംഭവിക്കുന്നത്, സഹജമായി സംഭവിക്കുന്നത്. ശ്രുതി എന്ത് ചെയ്യുന്നു? ആ ബോധത്തെയും തിരുത്തുന്നു. സുഹൃത്തി പരമാർത്ഥമാണെന്ന് ബോധിപ്പിക്കുന്നു, ഇതും പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നു. അതാണ് പറയുന്നത് ജാഗ്രതത്തിന് ബാധ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇത്രയേ ഉള്ളൂ, അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുക. അങ്ങനെ ബോധിച്ചവനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഇവിടെ നിരോധിക്കാനൊന്നും അവശേഷിക്കുന്നില്ല. പരമാർത്ഥമല്ലാത്തതിനെ എങ്ങനെ നിരോധിക്കും? ആണെന്ന് പറഞ്ഞ എന്താണ്, വാസ്തവ സർപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് ഉപായങ്ങൾ ചെയ്യും. പക്ഷേ അത് കേവലം ഒരു ഭ്രാന്തിയാണെന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ആ ബോധമല്ലാതെ മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. ഏത് ബോധത്തെ? അത് ഭ്രാന്തമാണ് എന്നുള്ള ബോധത്തെ. അല്ല, അവിടെ മറ്റൊന്നിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അദ്വൈത ബോധം എന്ന് പറയുന്നത് അത്യന്തം സരളമാകുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉദാഹരണത്തെടുത്ത്. എല്ലാം പ്രാണനിൽ വിലയിക്കുന്നു, പ്രാണനിൽ നിന്ന് പ്രകടമാകുന്നു, അതുകൊണ്ട് പ്രാണശബ്ദം കൊണ്ട് എന്നാണ് പ്രാണനിമിത്തവും സർവേഷാം ഭൂതാനം ഉത്പത്തി പ്രളവവും ഉച്ചിമാനോ പ്രാണസ് ബ്രഹ്മദാംഗമേ. അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. പ്രാണൻ ബ്രഹ്മമാണ്. എന്തുകൊണ്ട്? പ്രാണനിമിത്തവും സർവേഷാം ഭൂതാന ഉത്പത്തി പ്രളയവും. പ്രാണനിമിത്തമാണ് സർവത്തിന്റെ ഉത്പത്തി പ്രളയങ്ങൾ. അപ്പൊ അവിടെ പ്രാണൻ എന്തായി? തന്റെ സ്വരൂപം തന്നെ. അതിനെ ആശ്രയിച്ചാണ് സർവഭൂതങ്ങളുടെയും, അല്ലാതെ കേവലം വാഗോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല. സർവഭൂതങ്ങളുടെയും ഉത്പത്തി പ്രളയവും ഉച്ചിമാനോ പ്രാണസ്യ ബ്രഹ്മദാം ഗമയതഹ. അതുകൊണ്ട് ഇതെല്ലാം കൊണ്ട് എന്താണ് ബോധിപ്പിക്കുന്നത്? പ്രാണൻ ബ്രഹ്മമാണ്. അതിനുവേണ്ടി ഇവിടെ സുഷുപ്തിയെ എടുത്തു. അതിനുവേണ്ടിയിട്ടാണ് ആ ശ്രുതികളെല്ലാം കാണിച്ച് പ്രാണബന്ധനം വീശും മനഃ പ്രാണസ്യ പ്രാണ അല്ല. ഇത് ഇത്രയും വിശദമായി ബ്രഹ്മസൂത്രത്തിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ചർച്ച ചെയ്യുന്ന എന്തിനു? കാരണം ഇതിനെല്ലാം വികല്പങ്ങളാണ് മനുഷ്യന്റെ മനസ്സിലുള്ളത്. പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവന്റെ മനസ്സിൽ വരുന്നത് വേറെ സങ്കല്പങ്ങളാണ്. ആകാശം എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരുന്നത് വേറെ സങ്കല്പങ്ങളാണ്. പ്രത്യേകിച്ചും ആധ്യാത്മികമായ സന്ദർഭങ്ങളിൽ അത് പറയുന്നു. ഇവിടെ ആധ്യാത്മിക സന്ദർഭത്തിലാണ് പറയുന്നു പ്രാണനെ ആകാശത്തെ സംബന്ധിച്ച്. പക്ഷെ അവിടെ ഏത് ശബ്ദം ഉപയോഗിച്ചാലും ശരി, ആ ഓരോ ശബ്ദം ഉപയോഗിക്കുന്നതിന് ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ടാവും, ചില പ്രത്യേക നിമിത്തങ്ങളുണ്ടാവും. പക്ഷെ ആ ശബ്ദങ്ങൾ, വിഭിന്നമായ ശബ്ദങ്ങളെല്ലാം പരമമായ ഒരു തത്വത്തെയാണ് ബോധിപ്പിക്കുന്നത് എന്നുള്ള ബോധത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ശബ്ദങ്ങളെല്ലാം എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഓരോരുത്തരും ഈ ശബ്ദങ്ങളെ ആശ്രയിച്ച് അവരവരുടേതായ പ്രത്യേകം പ്രത്യേക സിദ്ധാന്തങ്ങളുണ്ടാക്കും. എന്നിട്ട് പറയുന്നതാണ് ഇവിടെ ആത്മാവെന്ന് പറയുന്ന പ്രാണനാണ്, വേറെ ഒട്ടൊരു പറയല്ല, ആത്മാവെന്ന് പറയുന്ന ആകാശമാണ്. ഇങ്ങനെ നാനാ വികല്പങ്ങൾ മനുഷ്യൻ സത്യമാണെന്ന് കരുതും. അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ ആകാശത്തെ കുറിച്ച് ചിന്തിച്ചതുപോലെ തന്നെ പ്രാണനെ കുറിച്ച് ചിന്തിക്കുന്നു, ഇനി ജ്യോതിസിനെ കുറിച്ച് ചിന്തിക്കും. ശ്രുതിയെ ആശ്രയിച്ചല്ല ഇങ്ങനെ ഒരു വിചാരമെങ്കിൽ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ശ്രുതിയുടെ പ്രാധാന്യം നമ്മൾ സാധാരണ മനസ്സിലാക്കാറില്ല. കാരണം എല്ലാ അറിവുകളും, മനുഷ്യന്റെ ഇന്നുവരെയുള്ള എല്ലാ അറിവുകളും, ഇന്ന് നമ്മൾ എന്തൊക്കെ അറിവ് നമ്മുടെ കയ്യിലുണ്ടോ, ഭൗതികമോ ആധ്യാത്മികമോ എന്താ അറിവുണ്ടായാലും ശരി, അത് പൂർവികമായി ആർജിച്ച അറിവിനോട് നമ്മൾ കൂട്ടിച്ചേർക്കുന്നതാണ്. അല്ല, ശൂന്യതയിൽ നിന്ന് നമുക്കൊരിക്കലും അറിവിനെ ആർജിക്കാൻ പറ്റത്തില്ല. അത് ഭൗതികമായ അറിവായാലും ശരി, ആധ്യാത്മികമായ അറിവായാലും ശരി, ഇന്നലെ വരെയുള്ള അറിവിനോട് നമ്മൾ ഇന്ന് കൂട്ടിച്ചേർക്കുന്നു. എന്നിട്ട് പറയുന്നത് പുതിയൊരറിവാണ്. അല്ല, ശൂന്യതയിൽ നിന്നൊരു പുതിയ അറിവ് ഒരിടത്തും പൊങ്ങി വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? ഈ പരമാർത്ഥമായ തത്വത്തെക്കുറിച്ചുള്ള പൂർവികന്മാരുടെ അറിവ്. ആ അറിവിനോട് നമ്മുടെ അറിവിനെ കൂട്ടിച്ചേർക്കും. എന്ന് വരുമ്പോൾ അറിവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ആദ്യം ആ പൂർവികമായ അറിവിനെ ഉൾക്കൊള്ളുക, അതാണ് ശ്രുതി എന്ന് പറയുന്നത്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ അറിവിനെ ദൃഢമാക്കുക, ഉറപ്പിക്കുക, നമ്മുടെ അറിവിലുള്ള ദോഷങ്ങളെ പരിഹരിക്കുക. അതിനാണ് ഇവിടെ വിചാരം വേണ്ടി വരുന്നത്. അത് അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു, നമ്മൾ പരമാർത്ഥത്തെ ആശ്രയിച്ചുള്ള വിചാരം ചെയ്യുന്നുണ്ട്, പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകും. അല്ലാതെ എന്തെങ്കിലും വിചാരം ചെയ്യുന്നവന് എന്തെങ്കിലും ബോധമേ ഉണ്ടാകത്തുള്ളൂ. പരമാർത്ഥ അതുകൊണ്ടാണ് ഭാഷകാരൻ എന്താണ്, ഏത് ശബ്ദം കണ്ടാലും ഏത് വഴിക്ക് പോയാലും ശരി, അത് പ്രാണനോ ആകാശമോ എന്തോ ആയിക്കൊള്ളട്ടെ, ആ വിചാരം എവിടെ ചെന്ന് എത്തിച്ചേരുന്നു, പരമാർത്ഥ തത്വത്തിൽ. പറയുന്നു ശ്രുതി ഇവിടെ എല്ലാം എന്താണ്, ആ തത്വത്തെ പ്രകാശിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആ തത്വത്തെ ബോധിപ്പിക്കുന്നതിനുള്ള ഉപാസനകൾ പോലെയുള്ള ഉപായങ്ങൾ നിർദ്ദേശിക്കുകയാണ്. രണ്ടു തരത്തിൽ ഇവിടെ തന്നെ പറയും എന്താണ്, ഇവിടെ ഈ പഞ്ചവൃത്തിയോടുകൂടിയിരുന്ന പ്രാണൻ അതിനെ അറിഞ്ഞിട്ടോ ഉപാസിച്ചിട്ടോ ഒന്നും വിശേഷ പ്രയോജനമില്ല. ഉപാസിക്കുകയാണെങ്കിൽ തന്നെ എന്താണ്, ബ്രഹ്മമായി ഉപാസിക്കുക പ്രാണനെ. പ്രാണനെ ഉപാസിക്കുന്നവനും അവനെ ആ തത്വമായി ഉപാസിക്കുക, അത് ഫലം ചെയ്യും, വലിയ ഫലത്തെ ചെയ്യും. അല്ലാതെ പ്രാണനെ പ്രാണനായി കണ്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വിശേഷതയൊന്നുമില്ല. അപ്പോൾ ഒന്നുകിൽ ആ തത്വത്തെ ബോധിപ്പിക്കുന്നു, അതിന് ശ്രുതി ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ തത്വത്തിന്റെ ഉപായങ്ങളെ, തത്വത്തെ ബോധിപ്പിക്കുന്നതിനുള്ള തത്വത്തെ ബോധിക്കുന്നതിനുള്ള ഉപായങ്ങളെ വെളിപ്പെടുത്തുന്നു. രണ്ടു തരത്തിലുമായ ഉപായ ഉപാസനകളിലും എന്തിന് നിസ്സാരമായ കർമ്മങ്ങളിൽ വരെ ചെന്നെത്തും. ആത്യന്തികമായി പറയുന്നതാണ് ആ കർമ്മങ്ങൾ പോലും ഈ തത്വത്തെ ബോധിക്കുന്നതിനുള്ള ഉപായമാണ്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് പറയുന്നത് ശ്രുതിയാണ്. അപ്പൊ ശ്രുതി ആശ്രയിച്ച് അവനെ ബോധിക്കുക, അതൊരുവൻ ബോധ്യപ്പെട്ട് ആ തത്വത്തെ അവൻ വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് ശ്രുതി തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ ശ്രുതി എന്ന് പറയുന്നത്. അത് കേൾക്കുന്നതും പറയുന്നതുമായതുകൊണ്ട് കേട്ടും പറഞ്ഞു അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അതിൻ്റെ പ്രവാഹം സംഭവിക്കുന്നതുകൊണ്ടാണ് അതിനെ പറയുന്നത് ശ്രുതിയാണ് പരമാർത്ഥം. അതുകൊണ്ട് പറയും വേദം സത്യമാണ്, ശ്രുതി സത്യമാണ്, സത്യമായ പരമാർത്ഥമായ തത്വത്തെ അത് പ്രകാശിപ്പിക്കുന്നതുകൊണ്ട്. അതുകൊണ്ടിവിടെ പറയുന്നു പ്രാണസ്യ ബ്രഹ്മതാംഗമേത, പ്രാണത്തിന്റെ തത്വത്തെ, പ്രാണന്റെ തത്വത്തെ ശ്രുതി അതാ ചെയ്യുന്നു. ഓരോന്നെടുത്ത് പറയുന്നു ഇവിടെ പ്രാണന്റെ തത്വം എന്നല്ല, സർവത്തിന്റെയും തത്വത്തെ ശ്രുതി ബോധിപ്പിക്കുന്നു. അങ്ങനെ ആ ശ്രുതിയുടെ ബോധത്തെ മനസ്സിലാക്കുന്നവന് മാത്രമേ ഈ വിചാരമാർഗം പ്രയോജനപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ വിചാരിക്കും നമ്മൾ കുറെ തത്വചിന്ത ചെയ്തിട്ട് എന്താ കാര്യം, തത്വചിന്ത എന്ന് പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ അത് കേവലം ബുദ്ധിക്ക് ആയാസത്തെ ഭാരത്തെ ഉണ്ടാക്കുന്ന ഒരു തത്വശാസ്ത്രമായി മാറിയിരിക്കത്തേ ഉള്ളൂ. അതിൽ നിന്നൊരാൾ പരമാർത്ഥത്തെ ബോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നു പ്രാണശബ്ദവിടെ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി ഓം ശാന്തി ശാന്തി.